ഗുരുപരമ്പരയെ സമർപ്പിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത ഇരുപത്തിരണ്ടാം ശ്ലോകം. ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ ചർച്ച ചെയ്തത് യോഗി അനുഭവിക്കുന്ന സുഖത്തെക്കുറിച്ചാണ്. യോഗി ബുദ്ധിഗ്രാഹ്യവും അതേസമയം അതീന്ദ്രിയവുമായ സുഖത്തെ അനുഭവിക്കുന്നു. ആ സുഖത്തെക്കുറിച്ച് തന്നെ വീണ്ടും പറയുകയാണ്. യം ലബ്ധ്വാ ച പരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാന്യതേ. കിഞ്ച ഭാഷയത്തിൽ പറയുന്നു യം ലബ്ധ്വാ, യം ആത്മലാഭം ലബ്ധ്വാ പ്രാപ്യ ച അപരം അന്യ ലാഭാന്തരം തതോ അധികം അസ്ഥീതിന മന്യതേ എന്ന ചിന്തയതി. ധ്യാനത്തിൽ ഇരിക്കുന്ന യോഗിയുടെ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. യം ലബ്ധ്വാ യത് ആത്മലാഭം ലബ്ധ്വാ, ആ യോഗിക്ക് ആത്മലാഭം ഉണ്ടാകുന്നു. ആത്മലാഭം യോഗിക്ക് ഉണ്ടാകുന്ന എങ്ങനെയാണ്? ആനന്ദരൂപത്തിൽ. ആനന്ദരൂപത്തിൽ ആത്മലാഭം ഉണ്ടാകുന്നു. യോഗിയുടെ മനസ്സ് ആനന്ദത്തെ അനുഭവിക്കുന്നു. അങ്ങനെ പരമമായ ആനന്ദത്തെ ലബ്ധ്വാ പ്രാപ്യച്ച അപരം അന്യ ലാഭാന്തരം തതോ അധികം അസ്തി ദിനമന്യതേന ചിന്തയെഴുതി. എന്തുകൊണ്ട് യോഗിയുടെ മനസ്സ് ധ്യാനത്തെ തന്നെ ഉറയ്ക്കുന്നു, അതിനൊന്നും വ്യതിചലിച്ച് മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. മനസ്സ് സ്വയം കരുതുന്നു എന്താണ് അപരം അന്യ ലാഭാന്തരം. മനസ്സെപ്പോഴും മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത് അതിന് താല്പര്യമുള്ള വിഷയങ്ങളിലേക്കാണ്. മനസ്സിന് മറ്റൊന്നും താല്പര്യമുള്ളതായി തോന്നുന്നില്ല. തതോ അധികം അസ്ഥീതിന മന്യതേ, താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഖത്തെക്കാൾ വലുതായി അതിനെ വിട്ടിട്ട് പോകത്തക്ക രീതിയിൽ ശ്രേഷ്ഠമായ മറ്റൊന്നിനെയും മനസ്സ് കാണുന്നില്ല. അതുകൊണ്ട് മനസ്സ് മറ്റൊന്നിനും ചിന്തിക്കുന്നില്ല. മനസ്സിന് ഇഷ്ടമുള്ള ഒരു വിഷയത്തിൽ മനസ്സ് മുഴുകുമ്പോൾ മനസ്സിന് സ്വാഭാവികമായും നിരോധം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങളിൽ നിന്നും മനസ്സ് പിൻവാങ്ങുന്നു. ഇവിടെ മനസ്സ്, യോഗിയുടെ മനസ്സ് പരമമായ ശാന്തിയെ അനുഭവിക്കുകയാണ്, സുഖത്തെ അനുഭവിക്കുകയാണ്. സ്വാഭാവികമായും മനസ്സിന് മറ്റൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, മറ്റൊരു വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നില്ല, മനസ്സ് സ്മരിക്കുന്നില്ല, സങ്കല്പിക്കുന്നുമില്ല. ഭൂതകാലങ്ങളെക്കുറിച്ച് മനസ്സ് സ്മരിക്കുന്നില്ല, കാരണം മനസ്സ് തൃപ്തമായിരിക്കും. അതുകൊണ്ടാണ് യോഗിയുടെ യോഗാഭ്യാസം. മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുനാപി വിചാല്യതേ തം വിദ്യാ ദുഃഖ സംയോഗഃ വിയോഗം യോഗസപ്നിതം സനിശ്ചയേന യുക്തം യോ യോഗോ നിർവൃണ്ണ ചേതസ. യത്ര ഉപരമതേ ഇത്യാദി ആരഭ്യ യാവത് വിശേഷണേഹി വിശിഷ്ട ആത്മാവസ്ഥാന അവസ്ഥാവിശേഷ യോഗോക്തഃ തം എത്രോപരമതി എന്ന ഭാഗം തുടങ്ങി, ഇരുപതാമത്തെ ശ്ലോകം തുടങ്ങി യാവദ്ഭി വിശേഷണേഹി വിശിഷ്ട ഇതുവരെ വിശേഷിപ്പിച്ചതായ ആത്മാവസ്ഥാവിശേഷ യോഗ ആത്മാവസ്ഥാവിശേഷ മനസ്സിന്റെ അവസ്ഥാവിശേഷമായിരിക്കുന്ന ആ യോഗം അതിവിടെ പറഞ്ഞു. യോഗം മനസ്സിന്റെ അവസ്ഥാവിശേഷമാണ്. മനസ്സ് സൂക്ഷ്മമായി ഏകാഗ്രപ്പെട്ടു മനസ്സ് മറ്റ് ഭൂമികളിലേക്ക് പ്രവേശിക്കുന്ന മനസ്സിൻ്റെ ഈ വിഷയ ബന്ധമുള്ള ഈ ഭൂമികകളെ വിട്ട് മനസ്സ് മറ്റു തലങ്ങളിലേക്ക് മാറുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിൽ അത്തരം പരിണാമവിശേഷങ്ങൾ സംഭവിക്കുന്നതാണ്. അതാണ് ആത്മാവസ്ഥാവിശേഷം എന്ന് പറഞ്ഞു. അതാണ് യോഗമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ യോഗത്തെ വീണ്ടും വിശദീകരിക്കുകയാണ്. തം വിദ്യ വിജാനിയ ദുഃഖ സംയോഗ വിയോഗം ദുഃഖ ദുഃഖേഹി സംയോഗോ ദുഃഖ സംയോഗ തേന വിയോഗോ ദുഃഖ സംയോഗ വിയോഗ. നേരത്തെ പറഞ്ഞത് ആത്യന്തികമായ സുഖമാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു ദുഃഖ സംബന്ധങ്ങളിൽ നിന്നെല്ലാമുള്ള മനസ്സിന്റെ വേർപിരിയലാണ്. ദുഃഖത്തിൻ്റെതായ തലം, ആ തലത്തിൽ നിന്ന് മനസ്സ് പിരിഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. തം ദുഃഖ സംയോഗ വിയോഗം യോഗ ഇത്യേവ സംഗീതം, അതിനാണ് യോഗം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ യുക്തമായ അവസ്ഥ, ദുഃഖസ്പർശമില്ലാത്തതായ അവസ്ഥ, വിപരീത ലക്ഷണേന വിദ്യാ വിജാനീയ, അത് സാധാരണ മനസ്സിൻ്റെ ഈ ലൗകികമായ അവസ്ഥകളിൽ നിന്നെല്ലാം ഭിന്നമാണ്. അതാണ് വിയോഗാവസ്ഥ എന്ന് പറയുന്നത്. അവിടെ ദുഃഖത്തിന് സ്ഥാനമില്ല. യോഗ ഫലം ഉപസംഹൃത്യ പുനർ അന്വാരംഭേണ യോഗസ്യ കർത്തവ്യത ഉച്യതേ. ഇത്രയും പറഞ്ഞിട്ട് യോഗത്തിന്റെ മഹത്തായ ഫലത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് അവിടെ ദുഃഖത്തിന്റെ നിവൃത്തി? ചിത്തം ഈ ദുഃഖഭൂമിയെ അതിക്രമിച്ചിരിക്കുന്നു, അതാണ് അതിൻ്റെ ഫലം. ദുഃഖമില്ലാതായിരിക്കുക എന്ന് മാത്രമല്ല, അവിടെ ആത്യന്തികമായ സുഖത്തെ അനുഭവിക്കുകയും ചെയ്ത് യോഗി, യോഗിയുടെ ചിത്തം അത് അനുഭവിക്കുന്നു ആ സുഖത്തെ. ഇത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു അന്വാരംഭേണ യോഗസ്യ കർത്തവ്യേ ത ഉച്യതേ. അതായത് ഇത്രയും ശ്രേഷ്ഠമായിരിക്കാണ് യോഗം, യോഗത്തിന്റെ ആത്യന്തികമായ ഫലം ഇന്നതാണ് എന്നൊരുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ആസുഖപ്രാപ്തിക്ക് വേണ്ടി ദുഃഖനിവൃത്തിക്ക് വേണ്ടി യോഗം അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ്. യോഗം ഒരുവന്റെ കർത്തവ്യമാണെന്ന് വീണ്ടും ബോധിപ്പിക്കുകയാണ്. അതിലാണ് തുടങ്ങുന്നത്. പക്ഷെ വീണ്ടും ഒന്നുകൂടി അത് ആവർത്തിക്കുകയാണ്. നിശ്ചയ നിർവേദ യോഗ സാധനത്വ വിധാനാർത്ഥം നിശ്ചയ അനിർവേദയോഹോ യോഗ സാധനത്വ വിധാനാർത്ഥം. യോഗത്തിന് രണ്ട് സാധനങ്ങളെ ഇവിടെ പ്രധാനമായി പറയുകയാണ്. ഒന്നെന്താണ്? നിശ്ചയം, മറ്റൊന്ന് അനിർവേദം. അനിർവണ്ണ ചേതസ വിധാനാർത്ഥം സ യഥോക്ത ഫലോ യോഗോ നിശ്ചയേന അധ്യവസായേന യുക്തവ്യോ അനിർവർണ ചേതസ ന നിർവിണ്ണം അനിർവർണം കിം തച്ചേത തേന നിർവേദരഹിതേന ചേതസ ചിത്തേന. രണ്ട് കാര്യങ്ങൾ പറയുന്നു. യോഗിക്കുണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന്, മനസ്സ് നിശ്ചയരൂപത്തിലായിരിക്കണം. മനസ്സ് ഒരേ തരത്തിലുള്ള താല്പര്യം മനസ്സിൽ നിലനിർത്തുക, യോഗത്തിൽ നിന്നും അതായത് യോഗാഭ്യാസത്തിൽ നിന്നും യോഗമാർഗത്തിൽ നിന്നും യാതൊരു കാരണവശാലും പിന്മാറാൻ പാടില്ല, അതിൽ ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല, അലംഭാവം വരാൻ പാടില്ല. അതാണ് അതാണ് മുഖ്യമായിട്ടുള്ളത്. നിശ്ചയേന അധ്യവസായേന, അവർ ഉറപ്പ് വേണം. യോഗം ത്തിനുള്ള നിഷ്ഠ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ നിഷ്ഠ അതിൻ്റെ ഫലപ്രാപ്തി വരെ കാല ദേശ നിയമങ്ങളെല്ലാം അനുസരിച്ച് നിശ്ചിതമായ കാലത്ത് നിശ്ചിതമായ ദേശത്തിൽ അത് യാതൊരു വീഴ്ചയും വരുത്താതെ കൃത്യമായി അനുഷ്ഠിക്കുക, അതാണ് നിശ്ചയം. യോഗം അനുഷ്ഠിക്കുന്നവർക്ക് ഫലം കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാരണം ഇതാകാം, ഈ നിഷ്ഠയില്ലാതെ വരുന്നത്, നിഷ്ഠാപൂർവം അത് ചെയ്യാൻ കഴിയാതെ വരിക. എന്തുകൊണ്ട്? കാര്യാന്തര വ്യാപാരങ്ങൾ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ യോഗത്തിന് കാലവും അനുകൂലതയൊന്നും ഇല്ലാതെ വരും. അത് വരാൻ പാടില്ല. മറ്റ് ഏത് കാര്യങ്ങളെ അപേക്ഷിച്ചും യോഗത്തിന് പ്രാധാന്യം കൊടുത്ത് യോഗത്തെ നിശ്ചയമായി ചെയ്യുക, അതിനൊരിക്കലും മാറ്റം വരുത്താതിരിക്കുക, അതാണ് നിശ്ചയം. അതുപോലെ തന്നെ അനിർവണ ചൈതസ, നിർവീണം അനിർവണം. യോഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ യോഗത്തിനോട് ചിലപ്പോൾ താല്പര്യമുണ്ടാകരുത്, അതാണ്. നിർവീണത അത് വരാൻ പാടില്ല. യോഗത്തിൽ തന്നെ വിലക്കി വരും, അതിൽ ഉത്സാഹം ഇല്ലാതെ വരും. ആധ്യാത്മികമായ സാധനങ്ങൾ, യോഗം മാത്രമല്ല ഏത് സാധനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ചില സമയത്ത് മനസ്സിന്റെ ചില അവസ്ഥകളിൽ അതിനോട് വിരക്തി ഉണ്ടാകും, അതിന് ഉദാസീനത വരും, ഒന്നിനും താല്പര്യമില്ലാതെ വരും. മനസ്സ് ലൗകികമായ വിഷയങ്ങളിൽ താല്പര്യമില്ലാതെ വരും, അതുപോലെ തന്നെ ആധ്യാത്മിക കാര്യങ്ങളിലും മനസ്സിന് രുചിയില്ലാതെ വരും. അങ്ങനെ രുചിയില്ലാതെ വന്ന് മനസ്സ് വളരെ അലസമായൊരവസ്ഥയിൽ എത്തിച്ചേരും, ഉന്മേഷമില്ലാത്ത ഒരവസ്ഥ എത്തിച്ചേരും. അതാണ് മനസ്സിന്റെ നിർവീണത. നിർവീണത എന്ന് പറയുന്നതിന് സാധാരണ നിർവേദം, വിരക്തി എന്നാണ്. പക്ഷെ ഇത് യോഗത്തിൽ തന്നെ വിരക്തി വരും. പ്രപഞ്ചത്തോടോ വിഷയങ്ങളോടോ ഉള്ള വിരക്തിയല്ല, ആധ്യാത്മിക സാധനയിൽ തന്നെ ഉത്സാഹക്കുറവ് വരുന്നു. അങ്ങനെ ഉത്സാഹമില്ലാതെ ഒരാൾ യോഗ പരിശീലനത്തിന് ഇരുന്നു കഴിഞ്ഞാൽ, ധ്യാനിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് വേണ്ടത്ര ഉത്സാഹം കിട്ടത്തില്ല. ധ്യാനത്തിന് മനസ്സിന് പ്രത്യേകമായ ഉത്സാഹവും താല്പര്യവും ഉണ്ടെങ്കിൽ, അതെല്ലാം മനസ്സിന്റെ അവസ്ഥകളാണ്, ഉണ്ടെങ്കിൽ അതിൽ താല്പര്യപൂർവ്വവും നിഷ്ഠയോടുകൂടി ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനോടും മനസ്സ് ഉദാസീനമായി പോവുക, അതും വരാൻ പാടില്ല. ഒന്ന്, മനസ്സിൽ യോഗത്തെ സംബന്ധിച്ചുള്ള ദൃഢമായ സങ്കല്പം വേണം, കൃത്യമായി അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിച്ചു വരുമ്പോൾ തന്നെ പ്രാവിരുദ്ധം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിന് മറ്റെന്തെങ്കിലും വ്യഥകളുണ്ടോ യോഗത്തിനോടും താല്പര്യമില്ലാത്തൊരവസ്ഥ വരിക, ദുരുന്മേഷത, അത് വരാൻ പാടില്ല. തേന ദ്രവീയദ്രഹി തേന ചേതസ, ഇതെല്ലാം മനസ്സിന്റെ അവസ്ഥകളാണ്. മനസ്സിലാ ഉന്മേഷം സദാ നിലനിർത്തി, ദൃഢമായ സങ്കല്പത്തെ നിലനിർത്തി, ഉത്സാഹപൂർവം യോഗമാർഗത്തിൽ സഞ്ചരിക്കണം. ചിത്തേന, അങ്ങനെയുള്ള ഒരു മനസ്സുമുണ്ട്. ഇതെല്ലാം മനസ്സിന്റെ അഭ്യാസങ്ങളാണ്. അങ്ങനെ യോഗത്തെ ശീലിക്കുക എന്നാണ്. തം ദുഃഖ സംയോഗ വിയോഗം യോഗ സംയുതം വിദ്യ. ദുഃഖ സംയോഗ വിയോഗം, ദുഃഖ സംബന്ധങ്ങളുടെ എല്ലാം വേർപെടൽ, ദുഃഖ സംയോഗ വിയോഗം യോഗ സംയുതം. അങ്ങനെയാണ് ഇവിടെ യോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ അങ്ങനെ അറിയണം. തം വിദ്യ, യോഗത്തെ ദുഃഖ സംയോഗങ്ങളുടെ എല്ലാം വേർപെടലായിട്ട് അറിയണം, ദുഃഖബന്ധങ്ങളില്ലാത്തതായി അറിയണം. സയോഗ, ആ യോഗം നിശ്ചയേന, നിശ്ചയപൂർവികമായ മനസ്സുകൊണ്ട് അന്തർപൂർണ ചേതസ, ഉന്മേഷമുള്ള മനസ്സുകൊണ്ട് നിർവേദരഹിതമായ മനസ്സുകൊണ്ട് യോക്തവ്യ അനുഷ്ഠിക്കേണ്ടതാണ്. യോഗത്തിൽ യാതൊരു തരത്തിലുള്ള പ്രമാദവും സംഭവിക്കാൻ പാടില്ല. യോഗി സദാ ജാഗരൂകനായിരുന്ന് താല്പര്യപൂർവ്വം യോഗത്തെ അനുഷ്ഠിക്കണം എന്ന് തം വിദ്യ ദുഃഖ സംയോഗ യോഗം യോഗസപ്നിതം സനിശ്ചയേന യുക്തവ്യോ യോഗോ നിർമ്മിണ ചേതസ സങ്കൽപ്പ പ്രഭവാൻ കാമാൻ തെക്ത്വാ സർവാനശേഷതഃ മനസ്സീവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. അങ്ങനെ യോഗത്തിൽ മനസ്സിന്റെ ഏകാഗ്രതയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയോ ധ്യാനം ശീലിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ധ്യാനം ശീലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനിക്കുന്നവൻ തന്നെ അറിയുന്നില്ല മനസ്സ് എവിടെയൊക്കെയാ പോകുന്നു. മനസ്സ് പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മനസ്സോടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതാണ് അടുത്ത് പറയുന്നത്, സങ്കല്പ പ്രഭവാൻ സങ്കല്പ പ്രഭവ യേശാം കാമാനാം സ്ഥേ സങ്കല്പ പ്രഭവാഹ കാമഹ താൻ തെക്ക് പരിത്യജ്യ. ഒന്ന്, യോഗിക്ക് കാമസങ്കല്പങ്ങൾ പാടില്ല. യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗിയുടെ മുഖ്യമായ ചിന്താവിഷയം, മുഖ്യമായ പ്രവർത്തന രംഗം യോഗം തന്നെയായിരിക്കണം, മറ്റൊന്നാകാൻ പാടില്ല. മറ്റ് പ്ലാനുകളും പദ്ധതികളും പ്രോജക്റ്റുകളും എല്ലാം മനസ്സിലിരുന്നു കഴിഞ്ഞാൽ യോഗം നടക്കത്തില്ല. എന്തുകൊണ്ട്? പല പല കാര്യങ്ങളെക്കുറിച്ച് താല്പര്യങ്ങൾ മനസ്സിലിരിക്കും. ആ താല്പര്യങ്ങളാണ് കാമം എന്ന് പറയുന്നത്. ആ കാമം എന്തുകൊണ്ട് വരുന്നു? പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട്. യോഗി പ്രധാനമായിട്ട് യോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇവിടെ പറയുന്നത് പാർട്ട് ടൈം യോഗത്തെക്കുറിച്ചല്ല, ഫുൾ ടൈം യോഗത്തെക്കുറിച്ചാണ്. സങ്കല്പ പ്രഭവാൻ സങ്കല്പ പ്രഭു യേശാം കാമാനാ. കാമത്തിന് കാരണം കൽപ്പനകളാണ്. മനസ്സിന് ഓരോ കൽപ്പനകൾ വരുന്നു, ആ കൽപ്പനയ്ക്കനുസരിച്ച് ഓരോന്നിനെ കാമിക്കുന്നു. തേ സങ്കല്പ പ്രഭവ, ഈ കാമനകളെല്ലാം സങ്കല്പത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും, സങ്കല്പം എന്ന് പറയുമ്പോൾ ചിന്തകൾ, ചിന്തകളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. താൻ തെക്വാ പരിത്യജ്യ സർവാനശേഷത എന്നുള്ള ലൗകികമായ വ്യവഹാരികമായ കൽപ്പനകൾ, ഭാവനകൾ, ചിന്തകൾ അതെല്ലാം നിശേഷം പരിത്യജിക്കുന്നു യോഗി. എന്നാലേ ഒരു മുഴുവൻ സമയ യോഗിയാകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉള്ള യോഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലൗകികമായ ചിന്തകളൊന്നും കൂടാതെ, അപ്പോൾ ലോകത്ത് ജീവിക്കുമ്പോൾ ലൗകികമായ ചിന്തകൾ വരാതെ എങ്ങനെ ജീവിക്കും? ലോകത്തിൽ പല പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളിന് എങ്ങനെ മറ്റ് വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ പറയുകയാണെങ്കിൽ, എന്നുവെച്ചാൽ അതിൻ്റെ പരമാർത്ഥം പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് യോഗത്തെ സംബന്ധിച്ച്, ഇവിടെ പറയുന്നതായ ധ്യാനയോഗത്തെ സംബന്ധിച്ച്, മറ്റ് വ്യവഹാരങ്ങളും ധ്യാനയോഗവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമേ അല്ല. രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. കാരണം മനസ്സിന് ഏകാഗ്രത കിട്ടത്തില്ല. മറ്റ് വിഷയങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മനസ്സിൽ പലതരത്തിലുള്ള കാമനകളെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കാമനകളെ പ്രേരിതമായി മനസ്സ് വിഷയങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടേയിരിക്കും. മറ്റു വ്യവഹാരങ്ങൾ യോഗത്തിൽ തടസ്സം തന്നെയാണ്. അതുകൊണ്ട് തന്നെ യോഗികൾ തന്നെ പറയുന്നു, എന്താണ് യോഗം, അങ്ങനെ ഒരു യോഗത്തെ മുഖ്യമായി ശീലിക്കുന്നവന് യോഗമല്ലാതെ മറ്റൊരു വിഷയവും വരാൻ പാടില്ല, യോഗം മാത്രമേ വരാൻ പാടുള്ളൂ. അതിന് മനസ്സനുകൂലമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷെ അത്ര ഒരു മനസ്സ് എല്ലാവർക്കും കിട്ടത്തില്ല. ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തീവ്രമായി യോഗ സാധനയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാളിൽ വ്യവഹാര ലോകം വരും. അത് യോഗശാസ്ത്രം തന്നെ പറയുന്നതാണ്, വ്യവഹാരത്തിൽ അയാൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പരമാർത്ഥം. അയാൾ വ്യവഹാരത്തെ വിട്ട് അയാൾക്ക് ഈ യോഗത്തിൽ തന്നെ ഏകാഗ്രപ്പെടേണ്ടി വരും. ഒരു കർമ്മയോഗി പോലെയല്ല, ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കർമ്മമണ്ഡലത്തിൽ നിൽക്കുകയാണ്. അയാളെ സംബന്ധിച്ച് കർമ്മത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്, ചിന്തയുണ്ട്. കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് അയാൾ യോഗത്തെ ശീലിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് കർമ്മയോഗിയെക്കുറിച്ചെന്താ, ഇവിടെ പറയുന്നത് ധ്യാനയോഗിയെക്കുറിച്ച്. ധ്യാനയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കർമ്മരംഗം പറ്റത്തില്ല. അതിനയാൾക്കുള്ള പാകതയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്വാഭാവികമായും അയാൾ കർമ്മരംഗത്തിൽ നിന്നും അയാളുടെ മനസ്സ് പിൻവാങ്ങും. കർമ്മം അയാൾക്ക് അസാധ്യമായി വരും, വ്യവഹാരങ്ങൾ അസാധ്യമായി വരും. അപ്പോൾ എന്തു വരുന്നു, അയാളുടെ കാമനകളെയെല്ലാം പരിത്യജിക്കുന്നു എന്നർത്ഥം. അപ്പോൾ കർമ്മയോഗത്തിൽ നിൽക്കുന്ന, കർമ്മയോഗത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ധ്യാനത്തെ ശീലിക്കുന്നവരാണെങ്കിലോ അവർക്കെങ്ങനെ ഈ കാമങ്ങളെ ത്യജിക്കാൻ പറ്റും, സങ്കല്പങ്ങളെ? അവരെ സംബന്ധിച്ചിടത്തോളം യോഗം ശീലിക്കുന്ന സമയത്ത് ഇതിനുവേണ്ടി ശ്രമിക്കാം, അത്രയേ ഉള്ളൂ. കർമ്മമണ്ഡലത്തിൽ നിൽക്കാത്ത സമയത്ത് യോഗത്തിന് വേണ്ടി ഒരു പ്രത്യേക സമയം എടുത്ത് ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് ഈ കാമനകളെ സങ്കല്പങ്ങളെ ത്യജിക്കാൻ ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് മുഖ്യമായ യോഗമല്ല. മുഖ്യമായ യോഗിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അപരിഗ്രഹ ഏകാഗി അനികേത എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. അയാൾ അപരിഗ്രഹിയായിരിക്കുന്നു, ഏകാഗിയായിരിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അങ്ങനെയും ഒരു തലമുണ്ട്. അവിടെ നമുക്ക് പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു താല്പര്യം വരും, എല്ലാത്തിനെയും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും അനുസരിച്ച് വ്യാഖ്യാനിക്കാനും ഒക്കെ ഒരു സ്വാഭാവികത വരും. പക്ഷെ അത് എല്ലായിടത്തും പറ്റത്തില്ല. ചില സ്ഥലങ്ങളിൽ ശാസ്ത്രത്തെ തത്വത്തെ അതിൻ്റെ നിലയ്ക്ക് തന്നെ വ്യാഖ്യാനിക്കുന്നു, നമ്മുടെ സൗകര്യം അസൗകര്യം നോക്കിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് വ്യാഖ്യാനിക്കുക, അത് കർമ്മയോഗം പറ്റും. നമ്മുടെ സൗകര്യം അനുസരിച്ചൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ ധ്യാനയോഗത്തിൽ ശരിക്കും ധ്യാനയോഗത്തിൻ്റെ പുരോഗതിയിൽ അത് സാധ്യമാണ്. അവിടെ വ്യവഹാരങ്ങളെല്ലാം അവസാനിക്കുന്നു, എന്തിന് സങ്കല്പങ്ങളെപ്പോലും ത്യജിക്കുന്നു, അങ്ങനെ കാമനകളെയും ത്യജിക്കുന്നു. പിന്നെ എന്ത് വരുന്നു, കിഞ്ച മനസ്സായവ വിവേകയുക്തേന ഇന്ദ്രിയഗ്രാമം ഇന്ദ്രിയ സമുദായം വിനിയമ്യ നിയമനം കൃത്വ സമന്ത സമന്ത. വിവേകം കൊണ്ട് ഇന്ദ്രിയഗ്രാമത്തെ, ഇന്ദ്രിയ സമൂഹത്തെ, ഗ്രാമം സമൂഹം, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ സമുദായം വിനിയമ്യ നിയമനം കൃത്വ, അവിടെ ആ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ശേഷി എന്ന് പറയുന്നത് എന്താണ്, മനസ്സിന്റെ വിവേകമാണ്, വിവേകദാർഢ്യം. വിഷയങ്ങളുടെ അന്തസ്സാര ശൂന്യത മനസ്സ് ശരിയായി ധരിച്ചിട്ട് മനസ്സതിനെക്കുറിച്ച് സങ്കല്പിക്കുന്നില്ല, മനസ്സതിനെക്കുറിച്ച് കാമനകളെ ഉണ്ടാക്കുന്നില്ല, അതാണ് മനസ്സിന്റെ ദൃഢത എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിന്റെ ദൃഢതയെ നിർത്തിക്കൊണ്ട്, മനസ്സിനെ ദൃഢമാക്കിക്കൊണ്ട് സമന്തത സമന്ത, യോഗിയുടെ മനസ്സ് തൻ്റെ ബാഹ്യമായ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം പിൻവാങ്ങും. ബാഹ്യമായെന്ന് പറഞ്ഞാൽ ശരീരബാഹ്യമായിരിക്കുന്നതിൽ നിന്നും മനസ്സിൽ തന്നെ അതിൻ്റെ വിഷയോന്മുഖമായിരിക്കുന്ന ബാഹ്യാവസ്ഥയിൽ നിന്നും മനസ്സ് പിൻവാങ്ങുന്നു. അതാണ് ഒരു യോഗിയുടെ അഭ്യാസത്തിൻ്റെ തീവ്രതയിൽ സംഭവിക്കുന്നത്. ഇവിടെ പറയുന്ന ധ്യാനയോഗിക്ക് മറ്റ് ഒരു സാധനങ്ങളുമില്ല, ധ്യാനം മാത്രമേ ഉള്ളൂ, കർമ്മയോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നുമില്ല. അങ്ങനെ ഏകാഗ്രമാകുന്നു മനസ്സിന്. ഇത് അതിന് മുഴുവൻ സമയവും കിട്ടുന്നില്ല ഒരാൾക്ക്. അല്ലാത്തവർക്ക് അവർ ധ്യാനിക്കാനി ഇരിക്കുന്ന സമയത്തെങ്കിലും ഈ തരത്തിൽ മനസ്സിനെ വിവേകം കൊണ്ട് ദൃഢപ്പെടുത്തി മറ്റു ചിന്തകളിൽ നിന്നെല്ലാം മനസ്സിനെ പിൻവലിപ്പിച്ച് അടുത്തെന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത് പറയുന്നു. കുറച്ച് സമയമെങ്കിലും ചെയ്യാൻ ഒരാൾക്ക് ശ്രമിക്കാം, പക്ഷെ ഇത് കുറച്ച് സമയം ചെയ്യേണ്ട കാര്യമല്ല ഇവിടെ പറയുന്നത്. സങ്കല്പ്രഭവാൻ സർവാൻ കാമാൻ, സങ്കല്പത്തിൽ നിന്നും ഉണ്ടാകുന്നതായ സർവകാമനകളെയും അശേഷദഹത്യക്ത്വ പൂർണമായും പരിത്യജിച്ച് ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയ സമൂഹത്തെ സമന്തത ചുറ്റുപാടും നിന്നും മനസ്സായവ വിനിയമ്യ, മനസ്സുകൊണ്ട് തന്നെ പിന്തിരിപ്പിച്ച് സങ്കല്പ്രഭവാൻ കാമാൻ തിക്ത്വാ സർവാനശേഷതഃ മനസേവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈശനൈരുപരമേ ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്തം മനക്രത്വാ നക്കിഞ്ചിതപി ചിന്തയേത്. ഒരു യോഗിയുടെ ആ തീവ്രമായ പരിശീലന അഭ്യാസത്തിൽ അയാളെന്ത് ചെയ്യുന്നു? ശനൈഹി ശനൈ ന സഹസാപുരമേതുപരതിയും കുര്യാ കയാ ബുദ്ധ, ബുദ്ധിയെ വളരെ മൃദുവായി, അതാണ് ശനൈഹി ശനൈഹി എന്ന് പറയുന്നത്. സഹസ പുരമേതുപരതിയും കുര്യാ കയാ ബുദ്ധ കിം വിശിഷ്ടയ ധൃതിഗൃഹീതയ ധൃത്യ ധൈര്യേണ ഗൃഹീതയ ധൈര്യേണ യുക്തയ ഇത്യർത്ഥ. വളരെ മൃദുവായിട്ട് വേണം മനസ്സിനെ ആത്മാവിലേക്ക് ഉറപ്പിക്കേണ്ടത്. ശനി വിദ്യ, ശനി തപ, തപസ്സും വിദ്യയും എല്ലാം എന്താണ്? വളരെ മൃദുവായിട്ടായിരിക്കണം. ചിത്തത്തിന് അവിടെ ശനി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ചിത്തത്തിനെ അതിൻ്റെ സഹജമായ ഭാവത്തിന് വേണം ആത്മാവിലേക്ക് കൊണ്ടുപോകേണ്ടത്. ചിത്തത്തിൻ്റെ സഹജമായ ഭാവം എന്തുകൊണ്ട് പറയുന്നു? കാരണം ഈ ചിത്തം സ്പന്ദിക്കുന്നത് ആത്മാവിൽ നിന്നാണ്. ഇവിടെ എന്തെല്ലാം സൃഷ്ടിരൂപത്തിലുണ്ടോ സർവവും സൃഷ്ടമായത് ആത്മാവിൽ നിന്നാണ്. ആ സൃഷ്ടിയിലെ ഏറ്റവും സൂക്ഷ്മമായ സൃഷ്ടിയാണ് ചിത്തം, ഏറ്റവും വ്യാപകവും. ആത്മാതത്വം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ്, അതിസമയം വ്യാപകവുമാണ്. അതുപോലെ സൂക്ഷ്മവും വ്യാപകവുമായിരിക്കുന്നു സൃഷ്ടിയാണ് ചിത്തം എന്ന് പറയുന്നത്. ആത്മാവ് തന്നെ സൃഷ്ടിച്ചതാണ്. ആത്മാവിൻ്റെ വളരെ സൂക്ഷ്മമായ അതിലോലമായ ഒരു സ്പന്ദനമാണ് ഈ ചിത്തം എന്ന് പറയുന്നത്. അതിനെ കൈകാര്യം ചെയ്യാനാണ് ജീവൻ ശ്രമിക്കുന്നത്. അതിന് ആ ചിത്തം സ്ഥൂലഭാവത്തെ പ്രാപിച്ചിട്ടാണ് വിഷയങ്ങളുണ്ടായത്, വിഷയങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ടായത്, വിഷയവ്യാപാരങ്ങളുണ്ടായത്. എല്ലാം ചിത്തത്തിൻ്റെ സ്ഥൂലഭാവമാണ്. അതാണ് മനോമാത്രം ഇതെന്ന് സർവം എന്ന് പറയുന്നത്. സർവം മനോമാത്രമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് പിന്നെ എങ്ങനെ വരുന്നു? പലതരത്തിലും അതിനെക്കുറിച്ച് സങ്കല്പിക്കുന്നു. അത് വിവർത്തമായി വരുന്നു, അല്ലെങ്കിൽ പരിണാമമായി വരുന്നു, അല്ലെങ്കിൽ അത് സ്പന്ദരൂപത്തിൽ വരുന്നു. പല രീതിയിലും പറയാം. ഏത് രീതിയിലായാലും ഇത് ആത്മാവിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടി ഒരിക്കലും സൃഷ്ടാവിൽ നിന്നും അന്യമല്ല. അതുകൊണ്ടെന്താണ് ഇതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്? ആത്മസ്വരൂപം തന്നെ ചിത്തത്തിൻ്റെ സ്വഭാവം. അത് ആത്മാവ് തന്നെ. അതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? അത് ആ പരമാത്മ ചൈതന്യം തന്നെ. അതുകൊണ്ട് അതിൻ്റെ സഹജഭാവം എന്ന് പറയുമ്പോൾ, ചിത്തത്തിൻ്റെ സഹജഭാവം എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മാവിന് നമ്മൾക്ക് കൽപ്പിക്കാമെന്നുള്ള എല്ലാ ഗുണങ്ങളോടും കൂടിയതാണ്. അതാണ് അതിൻ്റെ സഹജഭാവം. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? അത് സുഖസ്വരൂപമാണ്. ചിത്തവും അത് തന്നെ സുഖസ്വരൂപമാണ്. ആത്മാവ് ശാന്തമാണ്, ചിത്തവും ശാന്തമാണ്. ആത്മാവ് നിശ്ചലമാണ്, ചിത്തവും നിശ്ചലമാണ്. ഇതൊക്കെയാണ് ചിത്തത്തിന്റെ സഹജഭാവം എന്ന് പറയുന്നത്. അപ്പോ യോഗി എന്ത് ചെയ്യുന്നു? ധ്യാനിക്കുന്നവൻ തന്റെ ചിത്തം കൊണ്ട് ആ ചിത്തത്തിന്റെ സഹജഭാവത്തെ അവലംബിക്കുന്നു. തന്റെ ചിത്തം കൊണ്ടെന്ന് പറഞ്ഞാൽ ആ ചിത്തം തന്നെ അതിന്റെ സഹജഭാവത്തെ വിട്ട് സ്ഥൂലമായ ഭാവങ്ങളെ പ്രാപിച്ചിട്ടാണ് ഈ ജാഗ്രത സ്വപ്ന വ്യവഹാരങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ചിത്തത്തിന്റെ മലിനമായ ഭാവത്തെ പ്രാപിച്ചിട്ടാണ് അതേ ചിത്തം തന്നെ. ഇവിടെ ആരാണ് ധ്യാനിക്കുന്നത്? ചിത്തമാണ്. ധ്യാനിക്കാൻ വേറെ ആരുമില്ല. ധ്യാതാവായും ധ്യാനമായും നിൽക്കുന്ന ചിത്തം തന്നെ. ആ ചിത്തം അതിൻ്റെ സ്ഥൂലമായ മലിനമായ ഭാവങ്ങളെ വിട്ടിട്ട് അതിൻ്റെ സഹജമായ ഭാവത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു. അത് ആ സഹജമായ ഭാവത്തിലേക്കുള്ള പോക്കെന്ന് പറയുന്നത് അങ്ങനെ പോകണമെങ്കിൽ അത് മൃദുവായിട്ടേ സാധ്യമാകും. അത് വളരെ ശാന്തമായും സ്വാഭാവികമായും ആയിട്ടേ അത് പാകത്തുള്ളൂ. ധ്യാനം എന്ന് പറയുന്നത് ചിത്തത്തിൻ്റെ ഒരു തിരിച്ചുള്ള ഒരു പോക്കാണ്. എവിടെ നിന്നാണോ അത് ഉണ്ടായി വന്ന് ഈ മലിന ഭാവത്തെ പ്രാപിച്ചത്, ആ മലിന ഭാവങ്ങളെയൊക്കെ വിട്ടിട്ട് അത് തിരിച്ച് സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഉറവിടത്തിലേക്കാണ് ധ്യാനം. അതാണ് അതിൻ്റെ സഹജമായ ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ സഹജമായ ഭാവത്തിലേക്ക് ചിത്തം പോകുന്നതാണ് ചിത്തത്തിനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ചിത്തത്തിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ആ ചിത്തം സൃഷ്ടിക്കുന്ന വളരെ വിശുദ്ധമായ ഭാവനകളാണ് ചിത്തഭാവനകൾ. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ചിത്തത്തിന് ഏറ്റവും പരമമായി ഭാവിക്കാവുന്ന ഭാവനകൾ, ആ ഭാവനകളിലൂടെ ചിത്തം വളരെ മൃദുവായി അതിൻ്റെ ഉറവിടത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധൃതി ഗൃഹീതയാ ധൃത്യ ധൈര്യേണ ഗൃഹീതയാ. അങ്ങനെ പോകുന്നതിന് ചിത്തത്തിനൊരു ബലം വേണം, ചിത്തബലം. വിഷയത്തിലേക്ക് ചിത്തം പോകുന്നു, അനായാസമായി പോകുന്നു. അതിന് യാതൊരു പ്രയത്നത്തിൻ്റെ ആവശ്യമില്ല. അവിടെ തിരിച്ചതിന് പോകുന്നതിന് ഒരു ചെറിയൊരു പ്രയത്നത്തിൻ്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? ചിത്തം അത്രമാത്രം വിഷയ ഉന്മുഖമായിപ്പോയി, വിഷയത്തിലേക്ക് മുഴുകിപ്പോയി ചിത്തം. അങ്ങനെയുള്ള ഒരു ചിത്തത്തെ അതിൻ്റെ സഹജഭാവത്തെക്കുറിച്ച് ധ്യാനിച്ചിട്ട് അതിൽ നിന്ന് ആ വിഷയ ബന്ധനത്തിൽ നിന്ന് അതിനെ പതുക്കെ വിടർത്തിയെടുക്കണം, അതൊന്ന് മാറ്റിയെടുക്കണം. അതിനുപയോഗിക്കുന്ന ചിത്തബലം, അതിനാണ് ധൃതി എന്ന് പറയുന്നത്. യോഗി പ്രാരംഭത്തിൽ അത്ര ഒരു ചിത്തബലത്തെ ആശ്രയിക്കുന്നു. കാരണം മനസ്സ് ആ ചിത്തത്തിൻ്റെ സഹജഭാവങ്ങളെ ധ്യാനിക്കണമെങ്കിൽ, അതിനെ ഭാവന ചെയ്യണമെങ്കിൽ, കുറഞ്ഞ പക്ഷം അങ്ങനെ ഭാവനയ്ക്കെങ്കിലുമുള്ള ഒരു തയ്യാറെടുപ്പ് ചിത്തത്തിന് വേണം. അതാണ് ധൃതി എന്ന് പറയുന്നത്. ആ ധൃതി കൊണ്ട് ധൈര്യേണ യുക്തയ, ആ ചിത്തബലം കൊണ്ട് മുമ്പും പറഞ്ഞിട്ടുണ്ടത്. അതുകൊണ്ട് ചിത്തത്തിൽ അങ്ങനെയുള്ള ഭാവനകളെ ദൃഢപ്പെടുത്തുന്നു. എന്നിട്ട് ആത്മസംസ്ഥം ആത്മനി സംസ്ഥിതം ആത്മീയ സർവം തതോ അന്യത് അസ്തി ദൈവം ആത്മസംസ്ഥം മനക്കൃത്വ. മനസ്സിനെ ആത്മസംസ്ഥമാക്കുക, ആത്മാവിൽ ദൃഢമായി ഉറപ്പിക്കുക. സംസ്ഥിതി, മുമ്പ് പലതവണ ഇത് വന്നിട്ടുണ്ട്. അതായത് ധ്യാനിക്കുന്നവന്റെ ചിത്തത്തിന്റെ ആലംബനം എന്താണ്? ചിത്താലംബം ആത്മാവാണെന്ന് പറയുന്നു. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് വസ്തുവാണ്? കാരണം ധ്യാനം എന്ന് പറയുന്നത് ചിത്തത്തിന്റെ ഭാവനയാണ്. ആത്മസംസ്ഥമാക്കുക, ആത്മാവിൽ ചിത്തത്തെ ഉറപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണോ ആ ചിത്തത്തിന് ആ സമയത്ത് ഒരു യോഗിയുടെ ചിത്തത്തിന് വിഷയമായിരിക്കുന്ന എന്താണ്, ചിത്തം എന്തിനെയാണ് ഭാവന ചെയ്യുന്നത്, അതാണ് പറയുന്നത് ആത്മാവെന്ന്. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിനെ കുറിച്ച് എന്താ, എങ്ങനെ ഭാവന ചെയ്യാൻ പറ്റും? ഇവിടെ ആത്മധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞല്ലോ നേരത്തെ ഭഗവത് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. ആത്മധ്യാനത്തെ കുറിച്ച് പറയുന്നു. എങ്ങനെ ആത്മാവിനെ ഭാവന ചെയ്യാൻ പറ്റും? ആത്മാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ തന്നെ കുറിച്ച് ഭാവന ചെയ്തു കഴിഞ്ഞാൽ, താൻ വിശേഷിച്ച് തന്നെക്കുറിച്ച് ഭാവന ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വിശേഷിച്ച് അനുഭവം ഒന്നും ഉണ്ടാകുന്നില്ല. താനെന്ന് പറയുമ്പോൾ തന്നെക്കുറിച്ചുള്ള കുറേ സങ്കല്പങ്ങൾ വരും, തൻ്റെ നാമത്തെക്കുറിച്ച്, തൻ്റെ രൂപത്തെക്കുറിച്ച്. അപ്പോൾ കേവലം അവിടെ തന്നെക്കുറിച്ച് ധ്യാനിച്ചാൽ ഒരാൾക്ക് ഭാവന ചെയ്യാൻ കഴിയുന്നത് താൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ചാണ്, തൻ്റെ വ്യക്തിഭാവങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് വിശേഷമൊന്നുമില്ല. അതുകൊണ്ട് പറയും, എന്താണ് തന്നെക്കുറിച്ച് അന്വേഷിക്കുക, കോഹം പ്രാചീനമായിരിക്കുകയാണ്. തന്നെക്കുറിച്ച് താൻ ആരാണെന്ന് അന്വേഷിക്കുക. താൻ ആരാണെന്ന് അന്വേഷിച്ചാലും ഒരു പരിധിക്കപ്പുറം പോവുക ബുദ്ധിമുട്ടാണ്. കാരണം ഈ അഹന്തയിൽ പോയി കുടുങ്ങും മനസ്സ്. അഹംഭാവത്തിനപ്പുറം അഹംഭാവത്തെ ഭേദിച്ചു പോകാൻ സാധാരണ മനസ്സിന് സാധ്യമല്ല. അതിന് ദീർഘകാലത്തെ പരിശ്രമം വേണ്ടി വരും. അതുകൊണ്ട് സാധാരണ ആത്മധ്യാനത്തിന്, തന്നെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന പല മാർഗങ്ങളുണ്ട്. ഒന്ന് ഇത് തന്നെയാണ്, എന്താണ് താൻ ആരാണെന്ന് അന്വേഷിച്ചു പോവുക. ആ താൻ ആരാണെന്നുള്ള അന്വേഷണത്തിൽ വരുന്ന ഒരു വൈഷമ്യം, ഇവിടെ അന്വേഷിക്കുന്നവൻ അന്വേഷിയായിരിക്കുന്നത് ചിത്തം തന്നെ, അന്വേഷിക്കുന്നത് ചിത്തത്തെ തന്നെ അന്വേഷിക്കുന്നു, തന്നെ തന്നെ അന്വേഷിക്കുന്നു. കാരണം താൻ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ സംബന്ധിച്ചിടത്തോളം താൻ കേവലം ചിത്തം തന്നെയാണ്. ചിത്തത്തിനപ്പുറമുള്ള ആത്മവസ്തുവല്ല. അങ്ങനെ ഒരു വസ്തുവിനെ താനായിട്ട് ഭാവന ചെയ്തു കഴിഞ്ഞാൽ ആ ഭാവന അഹന്ത വരെ ചെല്ലത്തുള്ളൂ. വാസ്തവത്തിൽ അഹന്തയെ ഭേദിച്ചു പോകേണ്ടതാണ്. അത് യോഗത്തിൽ വളരെ മുന്നേറിയവർക്ക് അത് സാധ്യമാവും. അഹന്തയെ ചിത്തം കൊണ്ട് ഭേദിക്കുക, മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് അഹന്തയെ മറികടന്നു പോകും. അത് അസാധ്യമായതുകൊണ്ട് ഈ ആത്മഭാവനയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ ആത്മാവിനെ സങ്കല്പിക്കും? അല്ലെങ്കിൽ അവിടെ ചിത്തത്തിന്റെ ആലംബനം എന്തായിരിക്കും? ചിത്തത്തിന്റെ ഏത് തരത്തിലുള്ള ഭാവനയായിരിക്കും? അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാർ പറയുന്നതാണ് സച്ചിദാനന്ദ ഭാവന. അതാണ് നമ്മൾ പറയുമല്ലോ സച്ചിദാനന്ദം, ആത്മാവ് സച്ചിദാനന്ദമാണ്. ഈ ആത്മാവ് സച്ചിദാനന്ദമെന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്തിനാ പറയുന്നത്? ഏത് ഗ്രന്ഥം എടുത്ത് നോക്കിയാലും കാണാം, ഉപനിഷത്തിൽ നോക്കിയാൽ കാണാം, എല്ലായിടത്തും പറയും ആത്മാവ് സച്ചിദാനന്ദമാണ്. ആത്മാവ് സച്ചിദാനന്ദമാണെന്ന് പറയുന്നതിന്റെ പ്രധാനമായ ഉദ്ദേശം ശ്രോതാവിന് കേൾക്കുന്നവന് താൻ സച്ചിദാനന്ദമാണെന്നുള്ള അനുഭൂതി ഉണ്ടാവണം കേൾക്കുമ്പോൾ. അതിനു വേണ്ടിയിട്ടത് പറയുന്നു. എല്ലായിടത്തും തൻ്റെ സച്ചിദാനന്ദ ഭാവങ്ങൾ ശ്രോതാവിന്റെ അന്തക്കരണത്തിൽ സ്ഫുരിക്കണം. എന്നുവെച്ചാൽ മനസ്സ് പ്രത്യേകിച്ചൊരു ഭാവന കൂടാതെ ആ ഭാവത്തിലെത്തിച്ചേരണം. സാധാരണ മനസ്സിന് ഒരു ഭാവത്തിലെത്തിച്ചേരണമെങ്കിൽ ഭാവന ആവശ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ഭാവന കൂടാതെ അത്തരൊരു ഭാവത്തിൽ മനസ്സെത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ ഇതുപയോഗിക്കുന്നത്. സ്വരൂപ ബോധക വാക്യങ്ങളെന്ന് പറയും. ഈ വാക്യങ്ങളെല്ലാം ശ്രുതിയിലായാലും ആചാര്യന്മാരായാലും അത് ഉപദേശിക്കുന്നതും ആ വാക്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് സാധാരണക്കാരന് അവന്റെ മനസ്സ് അതിന് പക്വത ഇല്ലാത്തതുകൊണ്ട് അവനതിന് കഴിയത്തില്ല. പിന്നെ അവൻ എങ്ങനെ അത് ഉപയോഗിക്കുന്നു? ഉപയോഗിക്കുന്നത് ചിത്തത്തിന്റെ ഒരു ആലംബനം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മനസ്സിനൊരാലംബനം ആകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സച്ചിദാനന്ദമാണ് എന്ന് പറയുന്നത്. മനസ്സിനാലംബനമാകാം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് ഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിന് ആത്മാവിനെ ധ്യാനിക്കണമെങ്കിൽ, തന്നെ ധ്യാനിക്കണം എങ്കിൽ കേവലം ശബ്ദ ആലംബനമായിട്ട് അത് നടക്കത്തില്ല. താൻ ആത്മാവ് ഇത്തരം ശബ്ദങ്ങളെ ആലംബിച്ചുകൊണ്ട് മാത്രം ചിത്തത്തിന് പുരോഗമിക്കാൻ പറ്റത്തില്ല. ചിത്തത്തിനവിടെ എന്ത് വേണം? വസ്തുവിന് ആലംബനമാകണം. ശബ്ദത്തിനുപരി ആത്മാവെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ധരിക്കുന്ന ഒരു ശബ്ദം, അത് കൂടുതൽ എന്താ ധരിച്ചിരിക്കുന്നത്? എത്രയോ കാലമായി ആത്മാവ് ആത്മാവെന്ന് എന്താ ധരിച്ചത്? ശബ്ദത്തിനപ്പുറം ഒന്നും ധരിച്ചിട്ടില്ല. അപ്പൊ ശബ്ദാലംബനം പോരാ, അതിനുപരിയായിട്ട് എന്ത് വേണം? വസ്തുവിന്റെ ആലംബനം വരണം ചിത്തത്തിന്. ചിത്തം വസ്തുവിനെ ഭാവന ചെയ്യണം. എന്ത് വസ്തുവാണ് ഇവിടെ? സത്ത്, ചിത്ത്, ആനന്ദം. ഇത് മൂന്ന് വസ്തുക്കളാണ്, മൂന്ന് പദാർത്ഥങ്ങളാണ്. അങ്ങനെയാണ് ചിത്തത്തെ ആദ്യം പരിശീലിപ്പിക്കുന്നത്. സച്ചിദാനന്ദ ഭാവന എന്ന് പറയും. ഇതിനാണ് അഹംഗ്രഹ ഉപാസന എന്ന് പറയുന്നത്. അഹംഗ്രഹ ധ്യാനം എന്ന് പറയും. അത് വരുമ്പോൾ ചിത്തത്തിന് അവിടെ ഒരു ആലംബനം വരുന്നു. ചിത്തത്തിന് എങ്ങനെ ആലംബനം വരുന്നു? ചിത്തം ഈ വസ്തുക്കളെ ഭാവന ചെയ്യുന്നു. ചോദിക്കും, അത് സത്യചിത്താനന്ദം എന്ന് പറയുന്നൊരു വസ്തുവാണോ, അത് കല്ലോ മരമോ പോലെ ഉള്ള ഒരു വസ്തുവാണോ? അങ്ങനെ ഒരു വസ്തുവല്ല, പക്ഷേ നമ്മുടെ ചിത്തത്തിന് പരിചയമുള്ളത് വസ്തുക്കളെ പരിചയമുള്ളു. അരൂപമായ അവസ്തുവായ ഒന്നിനെ ചിത്തത്തിന് സങ്കല്പിക്കാൻ പറ്റത്തില്ല. സങ്കല്പത്തിന് നാമവും രൂപവും വേണം. നാമമുണ്ട് സത്ത്, ചിത്ത്, ആനന്ദം. പിന്നെ അതിനൊരു രൂപം കൂടെ വേണം. വസ്തു എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? രൂപമാണ്. ആ രൂപം എന്ന് പറയുന്നത് എന്താണ്? പുറമേ നമ്മൾ വസ്തുക്കളെ കാണുന്നു, പഞ്ചഭൂതങ്ങളെ കാണുന്നു, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇതുപോലെയുള്ള രൂപങ്ങളെ കാണുന്നു. അപ്പോൾ ഇതുപോലെയുള്ള രൂപങ്ങളാണോ, ഇതുപോലെയുള്ള വസ്തുക്കളാണോ? അല്ല. ഇതിന് രൂപം വസ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും സച്ചിദാനന്ദം എന്ന് പറയുന്നത് ഇതുപോലുള്ള രൂപമോ വസ്തുവോ അല്ല. മറിച്ച് എന്താണ് സച്ചിദാനന്ദം? അത് അനുഭവ രൂപമാണ്. അതായത് ബാഹ്യമായ രൂപങ്ങളല്ല, മറിച്ച് അനുഭവ വടിവാണത്. അനുഭവ വടിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തത്തിന് അനുഭവത്തിലൂടെ പരിചയമായിട്ടുള്ള വസ്തുക്കളാണ്. ഏതനുഭവത്തിലൂടെ? പ്രപഞ്ചാനുഭവത്തിലൂടെ. പ്രപഞ്ചാനുഭവത്തിലൂടെ ചിത്തത്തിന് പരിചയമായിരിക്കുന്ന വസ്തുക്കളാണ് സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുന്നത്. അത് അനുഭവവേളയിൽ, പ്രപഞ്ചാനുഭവവേളയിൽ ചിത്തം സദാ ഇതിനെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുമ്പോൾ അവിടെ ശബ്ദവുമുണ്ട്, അർത്ഥവുമുണ്ട്. ശബ്ദവുമുണ്ട്, അതിനൊരു ഭാവവുമുണ്ട്, ഒരു രൂപമുണ്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവുണ്ട്. പക്ഷെ അവിടെ ശബ്ദം നമുക്കറിയാം, അത് ശ്രവണത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നതും മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതുമാണ്. അതിൻ്റെ അർത്ഥമാണെങ്കിലോ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുന്നത് ചിത്തം സദാ അനുഭവിക്കുന്നതാണ്. അതിനെ അതിൽ മനസ്സിനെ ഉറപ്പിക്കുക. ആത്മസംസ്ഥം, ആത്മാവിൽ മനസ്സിനെ ഉറപ്പിക്കുക എന്ന് പറയുമ്പോൾ ചിത്തം സത്ത്, ചിത്ത്, ആനന്ദത്തെ ധ്യാനിക്കുന്നതാണ്. എന്നാലും ചിത്തത്തിന് അവിടെ ഒരു ആലംബനം വരത്തുള്ളൂ. അല്ലാതെ ആത്മാവ് എന്ന് പറയുന്നതുകൊണ്ട് ചിത്തത്തിന് പിടിക്കാനൊരു വസ്തുവില്ല. ചിത്തം എന്ത് ചെയ്യുന്നു? സ്വയം ആനന്ദത്തെ ധ്യാനിക്കുന്നു. അതിനാണ് തുടങ്ങുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം നമ്മൾ സാധാരണ പറയും ശബ്ദക്രമം അനുസരിച്ച്. ഇവിടെ ആനന്ദം ആദ്യം വരുന്നത് ചിത്ത്, രണ്ടാമത് വരുന്നത് സത്ത്, മൂന്നാമത് വരുന്നത് ആനന്ദം. അങ്ങനെയാണ് അതിൻ്റെ ക്രമം. ആദ്യം വരുന്നത് ചിത്താണ്, അവസാനം വരുന്ന ആനന്ദവും. ചിത്തം എന്ന് പറയുന്നത് ചിത്ത് വരുന്ന അറിവ്, ബോധം. ചിത്തത്തിൻ്റെ സ്വഭാവം തന്നെ, അതിൻ്റെ സ്വരൂപം തന്നെ അത് ബോധമാണ്. ചിത്തം എന്ന് പറയുന്നത് ആ ചിത്തത്തിന് അനുഭവപ്പെടുന്ന ബോധമായിട്ടാണ്. ചിത്തം സാധാരണഗതിയിൽ ആ ബോധത്തിൻ്റെ, ബോധമെന്ന് പറയുന്ന ഒന്നിലൂടെ വിഷയമയമായിരിക്കുകയാണ്. ചിത്ത ബോധസ്വരൂപമാണ്, അത് വിഷയത്തോട്, ജഡത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനാണ് ചിജ്ജഡഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ചിത്തത്തിൻ്റെ ആ സഹജമായ ഭാവം എന്ന് പറയുന്നത് ബോധമാണ്, അറിവാണ്. പക്ഷെ ആ സഹജമായ ഭാവം കൊണ്ട് ചിത്തം എന്ത് ചെയ്തു? വിഷയങ്ങളോട് ബന്ധപ്പെട്ടു. അതുകൊണ്ട് ചിത്തം എന്തായി? ജഡമയമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ധ്യാനിക്കുന്ന എന്താണ് ചിത്തത്തിനെ ധരിപ്പിക്കുന്നത്? അത് ജഡമയമല്ല, മറിച്ച് ചിന്മയമാണ് എന്ന് ധരിപ്പിക്കുന്നു. ചിത്തത്തിനെ സ്വയം ധരിപ്പിക്കുകയാണ്. ചിത്തം വിഷയത്തെ ഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ചിത്തം വിഷയത്തോട് ബന്ധപ്പെട്ട് തന്മയമായി തീരുകയാണ്. ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളോടുകൂടി ചേർന്നിട്ട് ആ ശരീരമയമായി തീരുന്നു. ചിത്തത്തിന് അത്തരം വിഷയങ്ങളോട് ബന്ധപ്പെട്ട് നിന്ന് മാത്രമേ ചിത്തത്തെ തിരിച്ചറിയാൻ കഴിയുന്നു. ഇവിടെ ധ്യാനിക്കുന്നവൻ ചിത്തത്തെ പഠിപ്പിക്കുന്ന എന്താണ്? അത് കേവലം ചിന്മയമാണ് എന്ന് പഠിപ്പിക്കുന്നു. വിഷയരഹിതമായ കേവലം ചിത്ത് മാത്രമാണ്, കേവലം ബോധം മാത്രമാണ്, അറിവ് മാത്രമാണ് എന്ന് ചിത്തത്തെ പഠിപ്പിക്കുന്നു. അതിനും രണ്ട്, ഒന്ന് അതിന് ചിന്മയമാണെന്നും അത് കഴിഞ്ഞ് ചിന്മാത്രമാണ്. ഒന്ന്, ചിത്തം ചിന്മയമാണ്, ജഡസ്പർശമില്ലാത്ത കേവലമായ ചിത്താണ് ബോധം. ഇത് ചിത്തത്തിന് പഠിപ്പിക്കുകയാണ്, ചിത്തസ്വയമതായി മാറുകയാണ്. എന്തുകൊണ്ട്? ചിത്തത്തിന്റെ സ്വരൂപം തന്നെ ആ ബോധമാണ്. അതിന് വൃത്തി സംബന്ധം വന്നതുകൊണ്ടാണ് അവിടെ വിഷയസ്ഫുരണം ഉണ്ടാകുന്നത്. അപ്പോൾ ആ വിഷയത്തെ, ആ വൃത്തിയെ നിരാകരിക്കുന്നതിന് വേണ്ടി ചിത്തത്തെ, ചിത്തം തന്നെ ബോധിപ്പിക്കുന്ന എന്താണ്? അത് ചിന്മയമാണ്, കേവലം ജ്ഞാനമയമാണ്, ബോധമയമാണ്, അതിനകത്ത് മറ്റൊന്നില്ല. എന്നിട്ട് തൻ മാത്രമായിത്തീരുന്നു. ജഡത്തെ, വൃത്തികളെ പൂർണ്ണമായി നിരാകരിച്ച് കേവലം ചിദേവ, ചിന്മാത്രമായിരിക്കും. അങ്ങനെ ചിത്തത്തെ പരിശീലിപ്പിച്ച് ചിത്തത്തെ ചിന്മാത്രമായി, അതേ ചിത്തത്തെ തന്നെ ധരിപ്പിക്കുന്നു. എന്താണ് അത്? ചിന്മാത്രമായിരിക്കുന്നത് സന്മയമാണ്, സത്താണ്, കേവലമായ സത്താണ്. അപ്പോൾ അതിൻ്റെ അസ്തിത്വം അത് അതിനെ ബോധിപ്പിക്കുന്നു. ചിത്തത്തെ സന്മയമാണ് എന്ന് ബോധിപ്പിച്ച് അത് സന്മാത്രമാണെന്ന് ബോധിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ചിത്തും സത്തും തമ്മിൽ ഭേദമില്ലാതെ വരുന്നു. ചിത്തായിരുന്നത് ഏത് ചിത്തമാണോ അത് തന്നെയാണ് സത്തായി വരിക്കുന്നത്. ഇന്ന് സത്തിനെ സന്മയമാക്കിയും തന്മാത്രമായും സദൈവ സന്മാത്രമാണെന്നും ചിത്തത്തിനെ ധരിപ്പിക്കുന്നു. ചിത്തത്തിനെ ചിത്തം തന്നെ ധരിപ്പിക്കുന്നു. ധ്യാനിക്കുമ്പോൾ ആരാണ്? ആര് ധ്യാനിക്കുന്നു? ചിത്തം തന്നെ. ധ്യാനിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്തോന്ന്? അതും ചിത്തം തന്നെ. അപ്പോൾ ധ്യാനിക്കുന്നവൻ സ്വയം തന്നെ ആ ചിത്തം തന്നെ ധ്യാനിക്കുന്നവനായി നിന്നുകൊണ്ട് ആ ചിത്തത്തെ ധരിപ്പിക്കുകയാണ്. അത് സന്മയമാണ്, സന്മാത്രമാണ് എന്ന് ധ്യാനിക്കുന്നു. അത് ധ്യാന പ്രക്രിയ. അത് കഴിഞ്ഞ് ആ ചിത്തത്തെ തന്നെ, സന്മയമായിരിക്കുന്ന ആ ചിത്തത്തെ തന്നെ ആനന്ദമയമാക്കുന്നു. അത് ആനന്ദമയമാണ്. അത് ചിത്തായും സത്തായും ഇരിക്കുന്ന ആ ചിത്തം എന്താണ്? അതിൻ്റെ സ്വരൂപം എന്താണ്? അത് ആനന്ദമാണ്, അത് ആനന്ദമയമാണ് എന്ന് പറയുന്നു. അപ്പോൾ ചിത്തം, ചിത്തത്തിൻ്റെ ചിതായിരിക്കുന്ന ഭാവത്തിൽ നിന്ന് ഒന്നുകൂടി ഉണർന്ന് അത് സത്തായിരിക്കുന്ന ഭാവത്തെ പ്രാപിച്ച് അതൊന്നുകൂടി ഉണർന്ന് അത് ആനന്ദ സ്വരൂപത്തിലായിത്തീരുന്നു. അപ്പോൾ ചിത്തം ആ വഴിക്ക് സഞ്ചരിക്കും. ചിത്തത്തിൽ ഇത്തരം ഒരു ചിന്ത ഇതിലൂടെ ചിത്തത്തെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ ചിന്തിക്കുന്നവനും ആ ചിത്തവും രണ്ടും ആനന്ദമയമായിത്തീരണം. അവിടെ കേവലം ആനന്ദം മാത്രമാവും, ആനന്ദമാത്രനാണ് എന്ന് ചിത്തത്തെ ധരിപ്പിക്കുന്നു എന്ന് ചിത്തത്തെ ഭാവന ദൃഢമാക്കുന്നു. അങ്ങനെ ആനന്ദമയനായി നിൽക്കുന്നു. വീണ്ടും ഇത് തുടക്കത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ചിത്തത്തെ വീണ്ടും ചിന്മയമാക്കി സന്മയമായി ആനന്ദമയമാക്കി നിർത്തുന്നു. ഇത് ചെയ്യുന്നതിനുള്ള ചിത്തത്തിനുള്ള ധൃതിയും ഏകാഗ്രതയും മനസ്സിലുണ്ടെങ്കിൽ ആ ചിത്തം എന്ത് ചെയ്യുന്നു? ചിന്മയമായി, സന്മയമായി, കേവലം ആനന്ദമയമായി, ആനന്ദം മാത്രമായി നിൽക്കുന്നു. അപ്പോൾ ചിത്തത്തിൽ കേവലം ആനന്ദ ഭാവന മാത്രം നിൽക്കുന്നു. ഇത് വളരെ മൃദുവായി ശാന്തമായി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ക്രമേണ ആ ചിത്തം ആനന്ദഭാവത്തെ പ്രാപിക്കുന്നു. ചിത്തം അതിൻ്റെ ആനന്ദഭാവത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സഹജമായ അസ്പന്ദമായ അവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് ഈ അഹങ്കാര ധ്യാനത്തിൻ്റെ രീതി. ഇത്തരം മാനസികമായ ഭാവനയിലൂടെ അയാൾ ഈ ചിത്തത്തിൻ്റെ, വാസ്തവത്തിൽ ചിത്തും സത്തും ആനന്ദവും എന്നും പറയുന്ന ഒന്ന് തന്നെ, പക്ഷേ ചിത്തത്തിന് ഏറ്റവും പരിചിതമായിരിക്കുന്ന ഭാവമാണ് അതിൻ്റെ ചിന്മയമായ ഭാവം. അതിനൊരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത, ഒരിക്കലും അതിന് വിട്ടുമാറാൻ കഴിയാത്ത ഒന്നാണ് അതിൻ്റെ ആ സന്മയമായ ഭാവം. ആ ചിത്തത്തിന് എപ്പോഴും അത് പ്രാപിക്കാൻ വെമ്പുന്ന, എപ്പോഴും അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതിൻ്റെ ആനന്ദമയമായ സ്വരൂപം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബാഹ്യമായ ആ ചിന്മയമായ ഭാവത്തിൽ നിന്നും അതിനെ അവന്റെ ധൃതി കൊണ്ട് ചിത്തത്തെ ഇങ്ങനെ നയിച്ചു പോകുന്നതിനുള്ള ആ ചിത്തത്തിന്റെ കഴിവ് അല്ലെങ്കിൽ ബലം, അതുകൊണ്ട് അവൻ ധ്യാനിക്കുന്നവൻ വളരെ സാവകാശമായി പറഞ്ഞു അന്നർണ്ണ ചേതസ. ഇതിൽ യാതൊരു തരത്തിലുള്ള മനസ്സിൽ നിരാശയോ താല്പര്യക്കുറവോ ഒന്നും വരുത്താതെ വളരെ സാവകാശമായി വളരെ മൃദുവായി മനസ്സിന് യാതൊരു ഉലച്ചിന് സംഭവിക്കാതെ ആ മനസ്സിനെ അവൻ്റെ ആനന്ദഭാവത്തിലേക്ക് എത്തിക്കുന്നു. ഈ ഭാവനാ സമയത്ത് അവൻ്റെ മനസ്സിൽ മറ്റ് വിചാരങ്ങളോ വികാരങ്ങളോ ഒന്നും കടന്നു വരുന്നതിനുള്ള യാതൊരു അവസരവുമില്ല. വിഷയത്തെ ചിന്തിക്കരുതെന്ന് പറയുന്നത് ഇത്തരം ഭാവനയെ ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ചിത്തത്തെ ആനന്ദ പൂർണമായ തരത്തിലേക്ക് ഭാവനയിലൂടെ ആനയിക്കാൻ കഴിഞ്ഞാൽ ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും ചിത്തം മറ്റു വിഷയങ്ങളിലേക്ക് പോകത്തില്ല. പക്ഷെ ചിത്തത്തിനൊരു സ്വഭാവമുണ്ട്, അങ്ങനെ ഏതൊരു അഭ്യാസം ചെയ്തുകൊണ്ടിരുന്നാലും ഇടയ്ക്ക് അതിനൊരു വിശ്രമം അത് ആവശ്യപ്പെടും. എന്ന് വെച്ചാൽ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയുന്നതിനുള്ള ഒരു പ്രവണത കാണിക്കും ഒരാൾ. ഇതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നതിന് കാല നിബന്ധനയൊന്നുമില്ല, ഇത്ര സമയം ഇത്ര മിനിറ്റ് അല്ല. അത് നമ്മൾ ജപവും മറ്റൊക്കെ ചെയ്യുമ്പോഴാണ് മെഷീൻ വെച്ച് സമയമൊക്കെ നോക്കുന്നത്. ഇവിടെ അങ്ങനെ മെഷീൻ വെച്ചൊന്നും ധ്യാനിക്കാൻ ഒക്കത്തില്ല. ഇവിടെ എന്താണ്, ഇവിടെ മനസ്സിന് ഈ സമയത്ത് മനസ്സിന് കാലബോധമില്ല, എത്ര മിനിറ്റ് എത്ര മണിക്കൂർ എന്നുള്ള ചിന്തയില്ല. കേവലം മനസ്സിന് ഈ ഏകാഗ്രമായ ഭാവന മാത്രം നിലനിർത്തിയിരിക്കുകയാണ്. പക്ഷെ സ്വാഭാവികമായി ചിത്തം ഇങ്ങനെ ഒരു അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അഭ്യാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വിഷയത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രവണത കാണിക്കും. എന്നുവെച്ചാൽ വിഷയചിന്തയിലേക്ക് വരും. അപ്പോൾ പറയുന്നു നക്കിഞ്ചിത വിചിന്തയെ. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ വീണ്ടും ചിന്തിക്കരുത്. ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ ചിന്തിക്കരുതെന്ന് മനസ്സിനോട് പറഞ്ഞാൽ ചിന്തിക്കരുത്, അത് ചിന്തിക്കാതിരിക്കത്തില്ല. കാരണം ചിന്തിച്ചു പോയതിന് ശേഷമാണ് അറിയുന്നത് എന്താണ് ചിന്തിച്ചിരിക്കുന്നു എന്ന്. നക്കിഞ്ചിത വിചിന്തയെന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണോ ആദ്യം മുതലെ തുടങ്ങുക, ചിത്തിനെ ചിന്മയമാക്കി സന്മയമാക്കി ആനന്ദമയമാക്കി നിർത്തുക. ഇത് ഈ ധ്യാനമാർഗം എന്ന് പറയുന്നത് സാമ്പ്രദായികമായിട്ടുള്ള ഒരു രീതിയാണ്. ധ്യാനിക്കാൻ ഇങ്ങനെ ഒരു മാർഗമുള്ളൂ എന്നുള്ളതല്ല, നിരവധി മാർഗങ്ങളുണ്ട്. അതിൽ അഹങ്കരഹ ധ്യാനം, അഹങ്കര ഉപാസന എന്ന് പറയുന്ന ചെയ്യുന്ന ഒരു സാമ്പ്രദായികമായി ചെയ്തു വരുന്ന ഒരു മാർഗമാണത്. അതായത് ആത്മാവിനെ ധ്യാനിക്കുക എന്ന് പറയുന്നത് എങ്ങനെ, ചിത്തത്തെ ആത്മസംസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഇതെല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ആത്മാവിനെ ധ്യാനിച്ചാൽ മതി എന്ന് പറയും. എങ്ങനെ ആത്മാവിനെ ധ്യാനിക്കും? ആത്മാവിന് നമ്മൾ കണ്ടിട്ടില്ല, അതിനൊരു പ്രത്യേക രൂപമില്ല, അതിനെക്കുറിച്ചൊന്നും സങ്കല്പിക്കാൻ വയ്യ. എന്നാൽ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് താനും, അതെന്തിനാണെന്ന് അറിയത്തുമില്ല. സച്ചിദാനന്ദവും മറ്റും പറയുന്നു, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രായോഗികമായി അതിനെങ്ങനെ ഉപയോഗിക്കണം, അത് ഇതിനെ ധ്യാനിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആചാര്യന്മാർ പ്രായോഗികമായി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു മാർഗമാണിത്. അങ്ങനെ മനസ്സിനെ ആ ആനന്ദത്തിൽ നിർത്തുക. നിർത്തുമ്പോൾ വീണ്ടും മനസ്സ് സ്വാഭാവികമായ വിഷയങ്ങളിലേക്ക് പോയാൽ അവിടെ വിഷയചിന്തയെ വിട്ടിട്ട് വീണ്ടും അതിന് ധൃതി വേണം. അതിനാണ് ധൃതി എന്ന് പറയുന്നത്. മനസ്സ് എത്ര സമയം പുറത്തേക്ക് പോയാലും ശരി, വീണ്ടും അതിനെ അവിടെ നിന്നും പിന്തിരിപ്പിച്ച് കൊണ്ടുവന്ന് അതിനെ വീണ്ടും അതിൻ്റെ സഹജമായ ആനന്ദഭാവത്തെ തന്നെ നടത്തുക. ഇത് ചെയ്യുന്നത് വളരെ മനസ്സിന് ഉദ്യോഗമുണ്ടാകും. മനസ്സിന് ഇതിൻ്റെ ഫലത്തിൽ കുറിച്ച് ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഫലം ഉണ്ടാകുന്നില്ലല്ലോ, മനസ്സ് നിൽക്കുന്നില്ലല്ലോ, ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും കൂടാതെ അതിൻ്റെ ഫലചിന്ത നിഷ്കാമമായി എന്ന് പറയുന്നതായിരിക്കും കൂടുതലും ശരി. യാതൊരു തരത്തിലുള്ള ധ്യാന ഫലങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ, ധ്യാനത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്താതെ, ധ്യാനത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ച് ചിന്തിക്കാതെ, കേവലം ഇതിൽ മാത്രം മാനസികമായ ഈ ഭാവനയിൽ മാത്രം ശ്രദ്ധിച്ച് അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരാൾക്ക് എത്ര സമയം മനസ്സിനെ ആത്മസംസ്ഥമാക്കാൻ കഴിയുന്നുവോ അത്രമാത്രം അയാൾ ധ്യാനത്തിൽ പുരോഗമിക്കുന്നു. സമയമെന്ന് പറയുമ്പോൾ ഒരിക്കലും ധ്യാനിക്കുന്ന സമയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അരമണിക്കൂർ ധ്യാനിച്ചു അല്ലെങ്കിൽ ഒരു മണിക്കൂർ ധ്യാനിച്ചു, അതല്ല. ധ്യാനിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ സമയമെന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പമാണ്, കാലം സങ്കല്പമാണ്. അപ്പോൾ ധ്യാനിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ആദ്യം ചെയ്യേണ്ടത് കാലസങ്കല്പത്തെ തന്നെ തിരിക്കുക. ഞാൻ ഇന്ന് ഇത്ര മണിക്ക് ധ്യാനിക്കാനിരുന്നു, ഞാൻ ഇത്ര മണി വരെ ധ്യാനിക്കുന്നു. ഇതൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറയുന്നതും കാണിച്ചു കൂട്ടുന്നതുമായ വിദ്യകളാണ്. ധ്യാനത്തിൽ ആദ്യം വേണ്ട എന്താണ്? കാലസങ്കല്പത്തെ തന്നെ ഉപേക്ഷിക്കുക. ഇത്ര സമയം ധ്യാനിക്കുന്നു, ഇത്തരം സങ്കല്പങ്ങൾ മനസ്സിൽ വരാൻ പാടില്ല. ജപവും മറ്റും ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഇത്ര ലക്ഷം അക്ഷരലക്ഷം അതൊക്കെ അവിടെ ആവശ്യമായി വന്നേക്കാം. പക്ഷേ ഇവിടെ ഉപാസനയിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആദ്യമായി വേണ്ടത് കാലസങ്കല്പത്തെ ത്യജിക്കുക. അതോടൊപ്പം തന്നെ ദേശസങ്കല്പം, അവസ്ഥാസങ്കല്പം, ഇത്തരം സങ്കല്പങ്ങൾക്കൊന്നും മനസ്സിന് ഇടകൊടുക്കാതെ കേവലം മനസ്സിനെ ആത്മസംസ്ഥമാക്കുക, ആത്മഭാവനയിൽ തന്നെ നിർത്തുക. ആത്മഭാവന നമ്മുടെ ശ്രുതിയിലും മറ്റും നിർദ്ദേശിച്ചിരിക്കുന്നതനുസരിച്ച് അത് സച്ചിദാനന്ദ ഭാവനയാണ്. ആ സച്ചിദാനന്ദ ഭാവനയിൽ തന്നെ സച്ചിദാനന്ദം എന്ന് ശബ്ദക്രമത്തിൽ പറയുമെങ്കിലും അതിൻ്റെ ഭാവനാക്രമം എന്ന് പറയുന്നത് ചിന്മയമായി, സന്മയമായി, ആനന്ദമയമായി ഇരിക്കുകയാണ്. കാരണം ചിത്തം ആനന്ദത്തിലെത്തി വിശ്രമിക്കുന്നു. ധ്യാനം എന്ന് പറയുന്നത് നമുക്ക് തരേണ്ട ഫലം എന്ന് പറയുന്നത് എന്താണ്? സുഖം, ആത്യന്തികം, ആത്യന്തികമായ സുഖത്തെയാണ്. യാതൊരു സംശയവും വേണ്ട. കാരണം നമ്മൾ എന്ത് ഭാവന ചെയ്യുന്നോ അത് തന്നെ വന്നു ചേരും. നമ്മൾ സുഖത്തെയാണ്, സുഖഭാവനയിലാണ് നമ്മുടെ മനസ്സ് ചെന്ന് എത്തി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സുഖത്തിൻ്റെ അനുഭവം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്, ആനന്ദത്തിൻ്റെ അനുഭവം തന്നെയായിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അത് ആത്മാവാണോ മനസ്സാണോ? ആത്മാവും മനസ്സും രണ്ടാണോ? എങ്ങനെ മനസ്സ് ആത്മാവിലെത്തിച്ചേരും? ഇത്തരം ചിന്തകൾക്കല്ല, അതൊക്കെ പഠിക്കുന്നവർക്കുള്ളതാണ് ഇത്തരം ചിന്തകളും തർക്കങ്ങളും ഒക്കെ. ധ്യാനിക്കുന്നവൻ പഠിക്കുകയല്ല, ധ്യാനിക്കുന്നവൻ ചിന്തിക്കുകയല്ല. അതുകൊണ്ടാണ് ചിന്ത എന്നുള്ള ശബ്ദം മൂലം വിട്ടിട്ട് ഭാവന എന്ന് പറയുന്നത്. പരമാർത്ഥം എന്തോ അത് ഭാവിക്കുകയാണ്, അനുഭവം ഇല്ലാത്തതുകൊണ്ട്. പറഞ്ഞല്ലോ, ഒരാൾക്ക് സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അനുഭവത്തിൽ എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ അവിടെ ശ്രവണമില്ല, മനനമില്ല, നിധ്യാസനമില്ല. ഇവിടെ പറയുന്ന അതല്ല, ഇവിടെ പറയുന്ന ഭാവന നിധ്യാസനമാണ്. അത് ചിന്തയുമല്ല, മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടുകയല്ല. മറിച്ച് എന്താണോ ആ വാസ്തവം സത്യത്തെ ബോധിപ്പിക്കുകയാണ്. ആരെ? ആത്മാവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം സ്വയം ബോധമാണ്. പിന്നെ ബോധമില്ലാതിരിക്കുന്ന ആർക്കാണ്? ചിത്തത്തിനാണ്. അതുകൊണ്ട് ചിത്തത്തെ ബോധിപ്പിക്കുകയാണ്. ചിത്തത്തെ ബോധിപ്പിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് അതിൻ്റെ സഹജഭാവത്തിലേക്ക് പോകുന്നു, അതിൻ്റെ ആനന്ദ ഭാവത്തിലേക്ക് അത് പോകുന്നു. ചിത്തം പിന്നെ അവിടെ ചിത്തമുണ്ടോ? ചിത്തം വിനയിക്കുന്നു, അത് എന്ത് സമാധിയാണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. ഇപ്പോൾ വന്നത് സവികല്പമാണോ നിർവികല്പമാണോ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അവിടെ ആ ഭാവനയിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ആത്മസംസ്ഥമാക്കുക മനസ്സിനെ. അതൊരു രീതി. ഇനി ഇതല്ലാതെ മറ്റ് എന്തെങ്കിലും വഴിയിൽ ഒരാൾക്ക് മനസ്സിനെ ആത്മസംസ്ഥമാക്കാമെങ്കിൽ അതിനിതെതിരല്ല, അതും പറയാം. ഒരാൾ ഏത് രീതിയിലാണോ അത് ശീലിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാകാം. ഇതിപ്പോൾ ഈ സന്ദർഭത്തിൽ മനസ്സിനെ ആത്മസംസ്ഥമാക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിനുള്ള ഒരു ഉപായം അതിതാണ്. ഇതൊരു സാമ്പ്രദായികമായ രീതിയാണ്, അങ്ങനെ ചെയ്യാം. അത് ഫലപ്രദമായ രീതിയാണ്. ആത്മസംസ്ഥം, ആത്മനിസംസ്ഥിതം പറയുന്നു. ഇതൊന്ന് ഇതുപോലെ ശ്രുതിയിലെ ഓരോ വാക്യങ്ങളെയും എടുത്തിട്ട് ആത്മധ്യാനത്തിനുള്ള പല മാർഗങ്ങളുണ്ട്. സർവം ഖല്ലിതം ബ്രഹ്മ തുടങ്ങിയ ഓരോ വാക്യങ്ങളെയും ഇതുപോലെ മാനസികമായ ഭാവനയിലൂടെ ആ ചിത്തത്തെ ആത്മാവിലെത്തിക്കുന്ന ഉപായങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാമ്പ്രദായികമായ മാർഗങ്ങൾ ഈ ഓരോ പരമ്പരകളിലും ആചാര്യന്മാരുടെ പരമ്പരകളിലും ഉണ്ട്. അതിലൊന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അതുപോലെ പറയുന്നു, ആത്മൈവ സർവം നതോ അന്യത് കിഞ്ചിത് അസ്തി. അങ്ങനെ ഈ ഭാവന ചെയ്യാം, ആത്മാവ് മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, അത് താനാണ്. ആ രീതിയിൽ ആത്മഭാവന ചെയ്യുക. ഇത് നേരത്തെ പറഞ്ഞ ഒരു ഭാവന, ഭഗവത് ധ്യാനം. അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ എന്താണ്? ഈശ്വരൻ എന്നുള്ള സങ്കല്പം. ഈശ്വരനെ പരമകാരുണികനായും സർവജ്ഞനായും സർവശക്താവായും സൃഷ്ടികർത്താവായും അങ്ങനെയെല്ലാം ഭാവന ചെയ്ത് മനസ്സിനെ ഈ അലൗകികമായ ദിവ്യമായ ഒരു തലത്തിലേക്ക് ഉയർത്തുക. ഉയർത്തി മനസ്സിനെ ഈ ലൗകിക ബന്ധനങ്ങളിൽ നിന്നും ഈ ജഡബന്ധനത്തിൽ നിന്നും വേർപെടുത്തിയെടുക്കുക. അത് മറ്റൊന്ന്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, ഇത് തന്നിഷ്ഠമാക്കുക മനസ്സിനെ. ഇവിടെ പറയുമ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെ. ആദ്യം രണ്ടിനും ഒത്തുചേരുന്ന ഒരു സ്ഥലത്ത് തന്നെ ഈശ്വരനെത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാലും ശരി. ആത്മാവിനെത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാലും ശരി, മനസ്സെത്തിച്ചേരുന്ന തലത്തിന് വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ പലയിടത്തും ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ചൊരിടത്ത് പറയും മാം ധ്യായന്ത ഉപാസതെ, എന്നെ ധ്യാനിക്കുന്നവൻ എന്ന് പറയും. ഒരിടത്ത് പറയും എന്താണ് ആത്മാവിനെ ധ്യാനിക്കുന്നവൻ എന്ന് പറയും. രണ്ടു തരത്തിലുമാകാം. ഇവിടെ പറയുന്നതായ ഈ ആത്മഭാവന, മനസ്സിനെ ആത്മസംസ്ഥമാക്കുക എന്ന് പറയുന്നത് അവിടെ ഒന്നുകൂടിയുണ്ട്. അവിടെ ഞാൻ എന്ന് പറയുന്നതിനെ അവലംബിക്കാതെയാണ്. കാരണം ഞാനെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുവരും, അഹന്ത വരും. ആ ഞാനെന്ന് പറയുന്ന അഹന്തയെ നിഷേധിച്ചുകൊണ്ട് മനസ്സിനെ ആത്മതലത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അഹന്തയെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ്. അതുകൊണ്ട് അതിന് പറയുന്നത് അതിനെ ബാധിച്ചുകൊണ്ടെന്നാണ്. അഹന്തയെ ബാധിച്ചുകൊണ്ട് മനസ്സിനെ ആത്മതലത്തിലെത്തിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ മനസ്സ് ആ അഹന്തയിൽ പോയി നിന്നുപോകും. കാരണം എന്തുകൊണ്ട്? മനസ്സിന് അനാദിയായി പരിചയപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ അഹന്ത. മനസ്സിന് ഏറ്റവും കൂടുതൽ പരിചയമുള്ള വസ്തു അഹന്തയാണ്. അതുമായിട്ട് അതിന് അത്രയും താതാമ്യം പ്രാപിച്ചുപോയി. അപ്പോൾ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അഹന്തയെ ആത്മാവാക്കാൻ മനസ്സിനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് കേവലമായ അഹം ധ്യാനം എന്ന് പറയുന്നത്, അതായത് സച്ചിദാനന്ദ ഭാവത്തെ ആശ്രയിക്കുക, കേവലമായ അഹത്തെ ധ്യാനിച്ച് അതിലൂടെ ആത്മാവിൻ്റെ ആത്മസ്വരൂപത്തിലേക്ക് മനസ്സ് പോകുക എന്ന് പറയുന്നത്, അത് സാധാരണ മനുഷ്യന് അസാധ്യമാണ്, അപ്രാപ്യമാണ്. അതുകൊണ്ടാണ് അഹം എന്നുള്ള സങ്കല്പമില്ലാതെ സച്ചിദാനന്ദ സ്വരൂപമായി ധ്യാനിക്കുന്നു. അവിടെ ഈ പറയുന്ന രീതിയിൽ മനസ്സിനെ ചിന്മയമായി സന്മയമായി ആനന്ദമയമായി ധ്യാനിക്കുമ്പോൾ അവിടെ ഞാനെന്നുള്ള ഭാവം വരുന്നില്ല. മനസ്സ് ചിത്തത്തെയാണ് പഠിപ്പിക്കുന്നത് എന്താണോ ആനന്ദമയമാണ് എന്ന്, അല്ലെ താൻ ആനന്ദമെന്നല്ല പറയുന്നു. ഞാനെന്ന് പറയുന്ന ആ അഹന്ത ഇതിനോട് ബന്ധിപ്പിക്കാതെ, കാരണം ഇവിടെ ധ്യാനിക്കുന്നത് ധ്യാനവും ധ്യേയവും എല്ലാം ചിത്തമാണ്. ആത്മാവ് അതിൻ്റെ സ്വരൂപത്തിൽ എപ്പോഴും ഇതിനെല്ലാം അതീതമായി നിൽക്കുന്നു. ആത്മാവിന് ആർക്കും ഒരു അഭ്യാസം കാണിക്കാൻ പറ്റത്തില്ല. ആത്മാവിനെ ആർക്കും ധ്യാനിക്കാനും സാധ്യമല്ല. പിന്നെ എന്താണ് ഈ ചിത്തത്തിൻ്റെ തന്നെ ഏറ്റവും സൂക്ഷ്മമായ ഭാവം? അതാണ് പറയുന്നത് എന്താണ്, ആത്മസ്പർശം എന്ന് പറയുന്നു. അടുത്ത് പറയും ബ്രഹ്മസംസ്പർശം. അപ്പോൾ ആ സ്പർശം എന്ന് പറയുന്നത് എവിടെയുള്ളൂ? ചിത്തത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളിലേ ഉള്ളൂ. ആ സൂക്ഷ്മമായ തലങ്ങളിൽ ചിത്തത്തെ തന്നെ ആനന്ദമയമാക്കുകയാണ്. അതിനെ ചിന്മയമായി സന്മയമായി ആനന്ദമയമാക്കി ആ ചിത്തത്തിനെ തന്നെ സ്വയം ചിത്തം തിരിച്ചറിയുകയാണ്. അതൊരു ഒരു പ്രക്രിയ. ആ പ്രക്രിയ പരമാർത്ഥമല്ല. അതിന് നമ്മൾ യുക്തികൾ ഉപയോഗിച്ചിട്ട് അതെങ്ങനെ ശരിയാകും, ഇത് അഭ്യാസത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ യോഗാചാര്യനായ വ്യാസഭഗവാൻ തന്നെ പറയുന്നതാണ് യോഗേന യോഗോ ജ്ഞാതവ്യഹ. അതിന് യോഗത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനും പോയുണ്ടെന്ന് യോഗം എന്താണെന്ന് ഒരിക്കലും പിടികിട്ടത്തില്ല. യോഗേന യോഗോ ജ്ഞാതവ്യഹ എന്ന് പറഞ്ഞാൽ യോഗം എന്ന് പറയുന്നത് എന്താണ് യോഗത്തിൻ്റെ മാർഗമെന്ന് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ, ചിത്തത്തിന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ യോഗത്തിലൂടെ എന്ന് വെച്ചാൽ കേവലം അഭ്യാസത്തിലൂടെ, മാനസികമായ അഭ്യാസത്തിലൂടെ മാത്രമേ യോഗത്തെ തിരിച്ചറിയാൻ പറ്റൂ. അല്ല യോഗത്തെ പഠിക്കാൻ പോയിട്ട് ഒന്നും യോഗത്തെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. യോഗ യോഗ പ്രവർത്തതയെ, യോഗം നിലനിൽക്കുന്നത് യോഗത്തിലൂടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അഭ്യാസത്തിലൂടെയാണ്, അതിൻ്റെ പ്രയോഗത്തിലൂടെയാണ്, അതിൻ്റെ അനുഷ്ഠാനത്തിലൂടെയാണ്. അതിൻ്റെ അനുഷ്ഠാനം എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നു? ബാഹ്യമായി ചെയ്യുന്ന ഒന്നല്ല. നമ്മളിവിടെ പറയുന്നത് വികലാംഗ യോഗത്തെക്കുറിച്ചല്ല, അത് ഇതുമായിട്ട് സംബന്ധപ്പെടുത്തരുത്. ഇവിടെ പറയുന്നത് കേവലം മാനസികമായിട്ടുള്ള ഒരു അഭ്യാസമാണ് ഇവിടെ യോഗം എന്ന് പറയുന്നത്. അത് ഭഗവാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന എന്താണ്, ആത്മസംസ്ഥം, മനസ്സിനെ ആത്മസംസ്ഥമാക്കുക എന്ന് പറയുന്നു. ഭഗവാൻ ആത്മസംസ്ഥമാക്കുക എന്നല്ലേ പറഞ്ഞുള്ളൂ, ബാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും. അതിന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇതി ഗുഹ്യതമ ശാസ്ത്രം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ഗുഹ്യതമമാണ്, ഇത് ഗുഹ്യതമമായിരിക്കുന്ന ശാസ്ത്രമാണെന്നർത്ഥം. എന്നുവെച്ചാൽ ഇത് ഇനി അറിയേണ്ട ഭാഗങ്ങൾ ശേഷിക്കുന്നുണ്ട്. അതെങ്ങനെ അറിയണം? അവനവൻ്റെ ഈ ചിത്തത്തെ തന്നെ അനുസന്ധാനം ചെയ്ത് അഭ്യാസത്തിലൂടെ അതിൻ്റെ പ്രയോഗത്തിലൂടെ അറിയണം. ശബ്ദത്തിലൂടെ വാചക കസരത്തിലൂടെ അറിയുന്ന ഒരു തലമുണ്ട്, പക്ഷേ അതതിന്റെ ബാഹ്യമായൊരു തലമാണ്. മറിച്ച് ഇതിന് മാനസികമായ അഭ്യാസത്തിന്റെ ഒരു തലമുണ്ട്. കേവലം ചിത്തത്തെ മാത്രം അവലംബിച്ച് ചെയ്യേണ്ട ഒരു അഭ്യാസം. അത് പ്രത്യേകം പറയുന്ന ഓർഗണം ധ്യാനയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ധ്യാനയോഗത്തിന്റെ ആ മാർഗത്തെ മനസ്സിന്റെ അഭ്യാസത്തെ, അതാണ് യോഗീന ജ്ഞാതവ്യ എന്ന് വ്യാസ ഭഗവാൻ പറഞ്ഞിരിക്കും. യോഗത്തിലൂടെ അതിനെ അറിയുന്നു. അത് വേറെ നമ്മുടെ യുക്തിയും തർക്കമൊന്നും പ്രയോഗിച്ചിട്ട് കാര്യമില്ല. അതും എങ്ങനെ, അത് എന്താണ് പരമ്പരയാ, ഇങ്ങനെ പല സമ്പ്രദായങ്ങളിലൂടെ ഇത്തരം യോഗമാർഗങ്ങൾ പല രീതിയിൽ. ഇതൊന്നു മാത്രമല്ല, പ്രത്യേകം പല പല തരത്തിലുള്ള യോഗമാർഗങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു യോഗമാർഗത്തെ നമ്മൾ അഭ്യസിച്ചിട്ട്, എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് അതിനെ അനുഷ്ഠിച്ചിട്ട്, മനസ്സുകൊണ്ട് എവിടെ ചെയ്യാനുള്ളൂ, അല്ല പുറമേ ഒന്നും ചെയ്യാൻ, പുറമേ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ഭഗവാൻ പറഞ്ഞു എന്താണ്, എൻ്റെ ഒരുക്കങ്ങളാണ് പുറമേ. മറിച്ച് ചെയ്യേണ്ടത് എന്താണ്, മാനസികമായ ഒരു അഭ്യാസമാണ്. അതിനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സെന്ത് വരുന്നു, ആത്മസംസ്ഥമാകുന്നു. മനസ്സ് ആത്മസ്വസ്ഥമാകുക എന്ന് പറഞ്ഞാൽ മനസ്സതായി മാറുകയാണ്. എല്ലാങ്ങളും ഒരിക്കലും നമ്മൾ ധരിക്കരുത് ആത്മാവെന്ന് പറയുന്ന ഒരു പ്രതലമാണ്, അതിന് മനസ്സിനെ കൊണ്ടുവന്ന് ഇരുത്തുക, നമ്മളൊരു സ്ഥലത്ത് പോയി ഇരിക്കുന്നത് പോലെ. അങ്ങനെ ആത്മാവെന്ന് പറയുന്ന ഒരു പ്രതലമല്ല, അതിന് മനസ്സിനെ നമുക്ക് കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റത്തില്ല. മനസ്സ് അങ്ങനെയുള്ള ഒരു വസ്തുവല്ല. മറിച്ച് എന്താണ്, ഇത് ഇവിടെ രണ്ട് വസ്തുവില്ല. ധ്യാനിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആത്മാവെന്നും മനസ്സെന്നും പറഞ്ഞ് രണ്ട് വസ്തുവില്ല. മനസ്സിനെ തന്നെ എന്ത് ചെയ്യുന്നു, അന്ധകരണത്തെ തന്നെ അവൻ തഥാകാരമാക്കുന്നു. അതല്ലെ തഥാകാര മനോവൃത്തി എന്ന് പറയുന്നു, എന്നുവെച്ചാൽ തന്മയമാക്കി തീർക്കുന്നു, പിന്നെ തൻ മാത്രമാക്കി തീർക്കുന്നു. അത് മൂന്നിനെ സംബന്ധിച്ച്, അവന്റെ ചിദ്ഭാവനയെ സംബന്ധിച്ച്, സദ്ഭാവനയെ സംബന്ധിച്ച്, ആനന്ദഭാവനയെ സംബന്ധിച്ചും ആദ്യം അതിനെ തന്മയമാക്കുന്നു, പിന്നെ തന്മാത്രമാകുന്നു. സന്മയമാക്കുന്നു, സന്മാത്രമാകുന്നു. തന്മയമാക്കുന്നു, സന്മാത്രമാകുന്നു. ആനന്ദമയമാക്കുന്നു, ആനന്ദം മാത്രമായി. ആനന്ദമയമായ ഭാവനയിൽ നിന്ന് മനസ്സെന്ത് ചെയ്യുന്നു, ആനന്ദ മാത്രനായി നിൽക്കുന്നു. അങ്ങനെ ആനന്ദ മാത്രമായ അവസ്ഥയിൽ മനസ്സ് നിൽക്കുമ്പോൾ അവിടെ എത്ര സമയം എന്ന് ചോദിക്കരുത്, പറഞ്ഞു. സമയചിന്ത അവിടെ ഇല്ല. സമയചിന്ത വന്നു കഴിഞ്ഞാൽ മനസ്സവിടെ നിൽക്കത്തില്ല, മനസ്സ് സമയത്തിലേക്ക് പോകും. മനസ്സ് സഹജമായും വീണ്ടും മനസ്സിൽ കടന്നു വരുന്ന എന്താണ്, സങ്കല്പങ്ങൾ, ചിന്തകൾ വരും, മറ്റു ചിന്തകൾ വരും, അസഹജമായി വന്നുപോകും, വീണ്ടും ആരംഭിക്കുന്നു. എവിടെ നിന്നാണോ മനസ്സ് മറ്റു ചിന്തകളിലേക്ക് പോകുന്നത്, ഉടൻ തന്നെ വീണ്ടും മനസ്സിനെ ആ മറ്റു സങ്കല്പങ്ങളെന്ന് പറയുന്നത് എന്താണ്, മനസ്സ് വീണ്ടും ജഡത്തോട് ചേരുന്നതാണ്, വിഷയത്തോട് ചേരുന്നതാണ്. ചോദിക്കും, മനസ്സ് അതിനെ ചിന്മയമായി ഭാവന ചെയ്യുമ്പോൾ അവിടെ വിഷയമില്ലെന്ന് ചോദിക്കും. ഇല്ല, എന്തുകൊണ്ട്? ചിത്തം എന്ന് പറയുന്നത് മനസ്സിന്റെ സ്വരൂപമാണ്, അത് മനസ്സിന്റെ വിഷയമല്ല. മനസ്സിന്റെ സ്വരൂപമായിരിക്കുന്നതാണ് ചിത്തം എന്ന് പറയുന്നത്. പക്ഷേ ചിത്തം അത് അറിയുന്നില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, ആ ചിത്തം ചിത്തത്തെ തന്നെ ബോധിപ്പിക്കുകയാണ്. നിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഈ സങ്കല്പിക്കുന്ന ഈ വിഷയങ്ങളല്ല, ഈ ശരീരമല്ല, ലോകമല്ല, ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളൊന്നുമല്ല. പിന്നെ എന്താണ്, അത് തഥാകാരത്തെ പ്രാപിക്കുക, അത് കേവലം അറിവായി തന്നെ നിൽക്കുക, അത് കേവലം അചിന്മയമായി തന്നെ നിൽക്കുക, അത് ചിതായി തന്നെ നിൽക്കുക. ചിന്മയമാകുക എന്ന് പറയുമ്പോഴും എന്ത് വരുന്നു, അതാണ് അതിന് രണ്ട് ഭാഗം വരുന്നത്. ചിന്മയമാകുക എന്ന് പറയുമ്പോഴും മനസ്സിനെന്ത് വരുന്നു, ഒരു പ്രവർത്തനം നടക്കുന്നു, മനസ്സിൽ ക്രിയ നടക്കുന്നു, മനസ്സിൽ പരിണാമം നടക്കുന്നു. ആ പരിണാമത്തെയും വിട്ടിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ കേവല സ്വരൂപസ്ഥിതി, അതാണ് ചിദേവ ചിന്മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ ആനന്ദത്തിന്റെ തരത്തിൽ മനസ്സെത്തുമ്പോൾ ക്രമമായി അത് പിന്നെ അതെങ്ങനെ സംഭവിക്കുന്നു, അത് ഓരോരുത്തരും അങ്ങനെ ഭാവന ചെയ്ത് അവനവന്റേതായ ഒരു വഴി അതിൽ തെളിയുന്നു. ഇത് ഇതിൻ്റെ ഒരു പൊതുവായ സ്വഭാവം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഈ ഒരു ഭാവന തന്നെ ഒരാൾ ചെയ്യുമ്പോൾ, ഓരോരുത്തരും ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു മാനസികമായ ഒരു ക്രമം അതിൽ വന്നു ചേരും. അവരുടെ ഓരോ മനസ്സും ഓരോ രീതിയിലാണ് ഈ പോകുന്നത്. ഒരിക്കലും ധ്യാനത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അതാണ്, ഒരിക്കലും ഒരാൾ ധ്യാനിക്കുന്നത് പോലെ മറ്റൊരാൾ ഇതുവരെ ധ്യാനിച്ചിട്ടില്ല. ഒരു മനസ്സ് ധ്യാനിക്കുന്നത് പോലെ വേറൊരു മനസ്സിന് ധ്യാനിക്കാകത്തില്ല. എന്തുകൊണ്ട്? രണ്ട് മനസ്സും രണ്ടാണ്. ഒരാളുടെ മനസ്സല്ല വേറൊരാളുടെ മനസ്സ്. മനസ്സിന്റെ ഘടനയ്ക്ക് വ്യത്യാസമുണ്ട്, ഗുണങ്ങൾക്ക് വ്യത്യാസമുണ്ട്, മനസ്സിന്റെ പരിണാമങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവ പിന്നെ ധ്യാനത്തെ ആചാര്യന്മാർ പറയുന്നത് പൊതു ധ്യാനത്തിന്റെ പൊതു രീതികളെ പറയാറുണ്ട്. അനുഷ്ഠിക്കുമ്പോൾ ഓരോരുത്തർക്കും തനതായ അവന്റേതായ ധ്യാനം അവനവനിൽ വരികയാണ്. വാസ്തവത്തിൽ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നിന്ന് സ്വീകരിക്കുന്നില്ല, പക്ഷെ ധ്യാനം എന്ന് പറയുന്നത് വാസ്തവം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നതാണ് ധ്യാനം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ധ്യാനത്തെ ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ധ്യാനത്തെ കുറിച്ചുള്ള ചില ധാരണകൾ, പൊതുവായ ആശയങ്ങൾ ഒരു ചിത്തത്തിന് കൊടുക്കുക, എന്നിട്ട് ചിത്തം അതിൽ ഒരു പരിശീലനം തുടങ്ങുമ്പോൾ ആ ചിത്തത്തിൽ സ്വയം ധ്യാനത്തിൻ്റെ ഓരോ സരണികൾ അവിടെ സ്വയം വെളിപ്പെടുകയാണ്, അവിടെ രൂപപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് ഈ പറയുന്നതെല്ലാം ആചാര്യന്മാരുടെ പൊതുവായ സങ്കല്പങ്ങളാണ്, പൊതുവായ ധാരണകളാണ്. അതിൻ്റെ രീതി എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കനുസരിച്ചും വ്യത്യസ്തമായിരിക്കുന്നു. അത് ഓരോരുത്തരുടെ അനുഭവത്തിലൂടെ, യോഗേന എന്ന് വെച്ചാൽ പരിശീലനത്തിലൂടെ സ്വയം മനസ്സിലാക്കി മനസ്സിനെ ചിന്തയിലൂടെ ഭഗവാൻ പറയുന്നു എന്താണ്, മനക്കൃത്വന കിഞ്ചിത വിചിന്തയെ, മറ്റൊന്നും ചിന്തിക്കരുത് എന്നർത്ഥം. മനസ്സിനെ മനസ്സ് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടങ്ങനെ പറയുന്നു ചിന്തിക്കരുത്? ധ്യാനിക്കുമ്പോൾ മറ്റൊന്ന് ചിന്തിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, പിന്നെ എന്തിനാ ചിന്തിക്കരുതെന്ന് പറയും? ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ധ്യാനമില്ലല്ലോ. പറയുന്നതിന് കാരണം എന്താണ്? ചിന്തിക്കുന്നതിന് മനസ്സൊരിക്കലും നമ്മുടെ അനുവാദം ചോദിക്കാറില്ല, ചിത്തം അതിൻ്റെ അനുവാദം ചോദിക്കാറില്ല. ചിത്തത്തിൽ അങ്ങനെ ഒരു അഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുക തന്നെ സംസ്കാരവശാലോ എന്തെങ്കിലും ബാഹ്യ നിമിത്തങ്ങൾ കൊണ്ടോ മനസ്സ് അതിനെ വിട്ടിട്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ വിട്ടിട്ട് വേറൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അതാണ് മനസ്സിൽ വരുന്ന സങ്കല്പങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ചിത്തത്തിന് ഇവിടെ ചിത്തത്തിന് വിഷയമുണ്ട്, ചിത്തത്തിന് സച്ചിദാനന്ദം എന്ന് പറയുന്ന വിഷയത്തിൽ, എന്നുവെച്ചാൽ അത് ചിത്തത്തിൻ്റെ തന്നെ അനുഭവമാണ്. ചിത്ത സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിത്തത്തിന് അത് അറിവാണ്. അതുകൊണ്ട് ചിത്തത്തിന് അറിവ് അന്യമല്ല, അത് ചിത്തം ഉണ്മയാണ്, സദാ അത് ഉണ്മയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആനന്ദം അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശാന്തി എന്ന് പറയുന്നത് ചിത്തത്തിന് പരിചയമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ചിത്തത്തിന് വിഷയമുണ്ട്. ചിത്തം ഈ വിഷയങ്ങളെ വിട്ടിട്ട് ബാഹ്യമായ ജഡബന്ധിയായ വിഷയങ്ങളെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സംസ്കാരം കൊണ്ടങ്ങനെ പോകുമ്പോൾ വീണ്ടും ചിത്തത്തിനെ അതിൻ്റെ യഥാർത്ഥമായ വിഷയങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവരും. വീണ്ടും ആക്രമമായിട്ട് കൊണ്ടുവരുന്നതിനാണ് ഇവിടെ പറയുന്നത് എന്താണ്, എന്നെ കിഞ്ചിത വിചിന്തയേ, ചിന്തിക്കരുത്, മറ്റൊന്നും ചിന്തിക്കരുത്. ഏഷ യോഗസ്യ പരമോ വിധി, ആത്മധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം പരമമായിട്ടുള്ള വിധി എന്നുവെച്ചാൽ ശാസ്ത്രത്തിൻ്റെ നിർദ്ദേശം, ആചാര്യന്മാരുടെ നിർദ്ദേശം, ഗുരു പരമ്പരയുടെ നിർദ്ദേശം എന്ന് പറയുന്നതിൻ്റെ പരമാവധി ഇതാണ്, ഏഷ യോഗസ്യ പരമവിധി എന്നാണ്. ഈ ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഇതിന് സമാനമായ ഏതായാലും ശരി മനസ്സിനെ ആത്മസംസ്ഥമാക്കുക, ഇതല്ലാതെ ധ്യാനത്തിന് മറ്റ് യാതൊരു സുഖകരമായ മാർഗങ്ങളും ഇല്ല. ഇതാണ് ഏറ്റവും സുഖകരമായിട്ടുള്ള മാർഗം. അങ്ങനെ ധ്യാനിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ സ്വരൂപത്തിൽ ഈ പറയുന്നതായ പരമാംശാന്തിയും അവൻ അനുഭവിക്കുന്നു. അതിന് വേണ്ടുന്നുള്ള യോഗ്യതകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ വരും നേരത്തെ പറഞ്ഞ ധൃതി, അനിർവണ്ണാവസ്ഥ, അതിൽ മനസ്സിന് ഒരു ഉത്സാഹക്കുറവ് വരാൻ പാടില്ല, അതിൽ മനസ്സിന് ദൃഢത അത് നഷ്ടപ്പെടാൻ പാടില്ല. അതിനെല്ലാം നിലനിർത്തിക്കൊണ്ടൊരാൾ ഈ മാനസികമായി അങ്ങനെ ആത്മസംസ്ഥമാക്കി മനസ്സിനെ നിർത്താൻ ശ്രമിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, അയാളുടെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ അയാൾ വിജയിക്കും. രണ്ടാമത് അയാൾക്ക് പിന്നീട് ഒരിക്കൽ കൂടി ശ്രമിക്കേണ്ടി വരത്തില്ല. ഈ പറയുന്ന തയ്യാറെടുപ്പുകളോടുകൂടി, ഭഗവാനോട് നിർദ്ദേശിച്ചിരുന്ന തയ്യാറെടുപ്പുകളോടുകൂടി ഈ പറയുന്ന സച്ചിദാനന്ദ ഭാവനയെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ മറ്റൊന്നും അധികമായിട്ടൊന്നും കൂട്ടിച്ചേർക്കാതെ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ അയാളുടെ മനസ്സ് ആ അസുഖാനുഭവത്തിലെത്തി വിശ്രാന്തി പ്രാപിക്കും. അതിൻ്റെ അനുഭവ തീവ്രതയിലും മറ്റും വ്യത്യാസം ഉണ്ടാകാം. ചിലപ്പോൾ അയാൾക്ക് അതിൻ്റെ ചിത്തം അതിൻ്റെ കൂടുതൽ തീവ്രമായ ഭാവങ്ങളിലേക്ക് പ്രവേശിച്ചില്ല എന്ന് പറയാം. പക്ഷേ അയാളുടെ മനസ്സിൽ ഇത്തരം ഒരു ഭാവന വന്നു കഴിഞ്ഞാൽ, മനസ്സിൽ ലേശമെങ്കിലും ഇത്തരം ഒരു ഭാവന വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ ചിത്തം ആനന്ദത്തിൽ തന്നെ എത്തി വിശ്രമിക്കും. അതിന് യാതൊരു സംശയവും അതിൽ നിന്ന്. പക്ഷെ അങ്ങനെ ഒരു ഭാവന ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വേറെ കാര്യം. മനസ്സിൽ അങ്ങനെ ഒരു ഭാവന വന്നു കഴിഞ്ഞാൽ ചിത്തവിശ്രാന്തി എന്ന് പറയുന്നത് അയാളുടെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ, രണ്ടാമത് ഒരിക്കൽ കൂടി അത് പരിശോധിച്ച് നോക്കേണ്ടി വരത്തില്ല, അയാൾ എത്തിച്ചേരും. അതാണ് ഇതിൻ്റെ ഗുണം അതെന്നിവിടെ ഭഗവാൻ പറയുന്നു. ആത്മസംസ്ഥം മനക്കൃത്വ, മനസ്സിനെ ആത്മനിഷ്ഠമാക്കി മറ്റൊന്നും ചിന്തിക്കാതിരിക്കുന്ന അവസ്ഥ, അതാണ് ധ്യാനം. അതുകൂടെ പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ശനൈ ശനൈ, വളരെ മൃദുവായി മനസ്സിനെ എന്ത് ശീലിപ്പിച്ചാലും ശരി, കാരണം അതാണ് അതിൻ്റെ സഹജഭാവം. മനസ്സ് സൂക്ഷ്മമാണ്, സ്വച്ഛമാണ്, അത് വളരെ പരിശുദ്ധമാണ്, അത് വളരെ ദിവ്യമാണ്. അതുകൊണ്ട് ആ മനസ്സിനെ ഓട് ചെയ്യേണ്ട, ഇതൊരിക്കലും ഒരു മൽപ്പിടുത്തമല്ല, അത് ഉറക്കത്തോടുള്ള യുദ്ധമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷമല്ല ധ്യാനം എന്ന് പറയുന്നത്. അത് അതിനെ ഭാവന ചെയ്യുക, അതിനെ തന്നെ ധ്യാനിക്കുക. മനസ്സിൻ്റെ സഹജമായ ഭാവം എന്ന് പറയുന്നത് ശാന്തമാണ്, കാരണം അത് ആത്മാവിൽ നിന്ന് സ്പന്ദിച്ചാണ്. അതിൻ്റെ അസ്പന്ദമായ അവസ്ഥയിലെത്തിക്കുകയാണ് ധ്യാനം കൊണ്ട് സാധിക്കുന്നത്. അതിൻ്റെ സഹജമായ മാർഗത്തിലൂടെ തന്നെ പോവുക. സഹജമായ മാർഗത്തിലൂടെ പോകുമ്പോൾ അതിന് മൃദുവായി പോകാൻ പറ്റും. ഒരു ധ്യാനം ശരിയായ രീതിയിൽ ശീലിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറയേണ്ട കാര്യമില്ല, മനസ്സ് മൃദുവായി സഞ്ചരിക്കത്തുള്ളൂ. മനസ്സിന് മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടാവുന്നെങ്കിൽ അതാണ് അന്തരായ, അതെല്ലാം അന്തരായങ്ങളാണ്, ധ്യാനത്തിന്റെ വിഘ്നങ്ങളാണ്. വ്യാധി, ധ്യാന, നിദ്ര, ആലസ്യം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ യോഗസൂത്രങ്ങൾ വായിച്ചു അവിടെ പറയും, അതിന് അന്തരായങ്ങളാണ്, ഭ്രാന്തി ദർശനങ്ങളും മറ്റും. അതിനൊന്നും മനസ്സ് നിൽക്കാതെ ശനി വളരെ സാവകാശം, വളരെ മൃദുവായി മനസ്സിനെ ഈ ഭാവന ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആത്മസംസ്ഥമായി തീരും. ധൃതി ഗൃഹീതയ ബുദ്ധിയ, ധൃതി ഗൃഹീതമായ ബുദ്ധി, ധൈര്യാവലംബിയായ ബുദ്ധി. ധൈര്യം എന്ന് പറഞ്ഞാൽ പോരാ, ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് വേറെ തെറ്റായ ധാരണ വരും, നമ്മൾ ധൈര്യം എന്ന് ധരിച്ചിരിക്കുന്നവരാണ്. ഇതല്ല, ഇതാ ചിത്തത്തിന്റെ ബലമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിനെ വളരെ സാവകാശമായി ആ ഭാവനയിലൂടെ നിലനിർത്തുന്നതിനുള്ള ആ ചിത്തത്തിന്റെ കഴിവ്, അതാണ് ധൃതി. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധി കൊണ്ട് ശനൈ ശനൈഹി, വളരെ മൃദുവായി മൃദുവായി ഉപരമേ ചിത്തത്തിനെ അസ്പന്ദമാക്കുക, ചിത്തത്തിൻ്റെ സ്പന്ദനങ്ങൾക്ക് പ്രതിഗതി ഉണ്ടാക്കുക, വിപരീതഗതി ഉണ്ടാക്കുക. അപ്പോൾ ഈ ക്ഷുബ്ധമായ അവസ്ഥ മാറി വരിക, അത് ശാന്തമായി വരിക, ചിത്തത്തിൻ്റെ ശാന്തി, അതാണ് അതിൻ്റെ ഉപരമണം. അങ്ങനെ ചെയ്യുന്നവൻ മനഃ ആത്മസംസ്ഥം കൃത്വ, മനസ്സിനെ ആത്മസംസ്ഥമാക്കി, മനസ്സിനെ ആത്മമയമാക്കി എന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിനെ സച്ചിദാനന്ദമയമാക്കി, അതാണ് ആത്മാവ്, അതാണ് ആത്മാവിന്റെ സ്വരൂപം. അങ്ങനെയാക്കി പിന്നെ കിഞ്ചിതപി ചിന്തയിൽ, മറ്റൊരു ചിന്തകളും മനസ്സിൽ വരാത്ത അവസ്ഥയിൽ ഇരിക്കുക. ചിന്തിക്കരുതെന്ന് വിധിക്കുകയല്ല ചെയ്യുന്നു, ഇത് വിധി ലാഞ്ഛനയുള്ള വാക്യമാണ്. അങ്ങനെ വിധിക്കുകയാണെന്നുള്ളതല്ല, ധ്യാനിക്കുന്നവനോട് വേറെ വിധിക്കാനൊന്നും നോക്കത്തില്ല. അത് ധ്യാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ആ ധ്യാനത്തിന്റെ അവസ്ഥയിൽ ഇന്ന് കിഞ്ചിതപി, മറ്റൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് ധ്യായേ പത്മാസനസ്തു എന്ന് പറഞ്ഞാൽ, ധ്യായം എന്ന് പറഞ്ഞാൽ ധ്യാനിക്കാൻ വിധിക്കുകയല്ല, എൻ്റെ അർത്ഥം എന്താണ്, ഞാൻ ധ്യാനിക്കുന്നു എന്നാണ്. അല്ലാതെ ധ്യാനിക്കുന്നല്ല, ധ്യാനിക്കുന്നു എന്നാണ്. അതുപോലെ എന്നെ കിഞ്ചിതപി ചിന്ത എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും ചിന്തിക്കരുതെന്നല്ല, മറിച്ച് ആ സമയത്ത് ചിന്തയില്ല എന്നാണ്. ചിന്തിക്കാതിരിക്കാൻ വിധിക്കുകയല്ല, ധ്യാനിക്കുന്നവനോട് ചിന്തിക്കാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ചിന്തിക്കും, എങ്ങനെയാണ് ചിന്തിക്കാതിരിക്കുന്നത് ചിന്തിക്കും. അപ്പോൾ അങ്ങനെയല്ല, അത് ആ മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന, അവിടെ ചിന്തകളില്ലാതിരിക്കുന്നു, അവിടെ പുറമേയും ഉള്ളിലും മറ്റൊന്നുമില്ല, അവൻ്റെ ആ ഭാവനയിൽ മാത്രം അത് സാധിക്കും. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ നമ്മൾ ഭാവന ചെയ്ത് നമ്മളിരിക്കാറുണ്ട്, അതിന് മനോരാജ്യം എന്ന് പറയും. ഇഷ്ടമുള്ള വ്യക്തികളെക്കുറിച്ചോ ഇഷ്ടമുള്ള വിഷയങ്ങളെക്കുറിച്ചോ ഇഷ്ടമുള്ള വസ്തുക്കളെ കുറിച്ചോ ഒക്കെ നമ്മൾ ധ്യാനിച്ച് അതായത് ചിന്തിച്ച് മനസ്സിൽ മുഴുകി, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ചോ നമ്മുടെ സുഖങ്ങളെക്കുറിച്ചോ എല്ലാം നമ്മൾ ഇങ്ങനെ മനസ്സിൽ മുഴുകി മനോരാജ്യത്തിൽ മുഴുകി നമ്മൾ ആത്മവിസ്മൃതിയിലിരിക്കാറുണ്ട്. അത് സാധ്യമാകുമെങ്കിൽ, അത് എല്ലാ മനസ്സിനും സാധ്യമാകുമെങ്കിൽ, തീർച്ചയായും മനസ്സിന് അതിൻ്റെ സ്വരൂപമായിരിക്കുന്ന ഈ സച്ചിദാനന്ദ ഭാവത്തെ തന്നെ ഭാവന ചെയ്തും പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കും. അങ്ങനെ വിസ്മരിച്ചിരിക്കുന്ന അവസ്ഥയെ പറയുന്നു നഗിഞ്ചിതവി ചിന്ത, ഒന്നും ചിന്തിക്കാതിരിക്കുന്നു. അതാണ് ധ്യാനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരവസ്ഥ. ശനൈശനൈരുപരമേ ബുദ്ധ്യാദൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വാ നക്കിഞ്ചിതപി ചിന്തയേത്. Thank you.